അധഹേനം കഹോല കൗശീതകേയ പപ്രച്ഛ യാജ്ഞവൽക്കേതി ഹോവാച യദേവ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മാ യാത്മാ സർവാന്തരഃ തമ്മേ വേജക്ഷ്യ ഇതി ഏഷ തേ ആത്മാ സർവാന്തരഃ കർമ്മോ യാജ്ഞവൽക്കേ സർവാന്തരോ യോ അശ്നയാ പിപാസേ ശോകം മോഹം ജരാ മൃത്യും അത്യേതി ഏദം വൈ തം ആത്മാനം വിദിത്വാ ബ്രാഹ്മണാഃ പുത്രേഷനായാശ്ച വിത്തേഷനായാശ്ച ലോകേഷനായാശ്ച വിത്തായ അഥ ഭിക്ഷാചര്യം ചരന്തി യാ ഹേവ പുത്രേഷണ സാവിത്തേഷണ യാ വിത്തേഷണ സാ ലോകേഷണ ഉഭയഹേദേഷണേവ ഭവതഃ തസ്മാത് ബ്രാഹ്മണഃ പാണ്ഡിത്യം നിർവിദ്യ ബാല്യേന തിഷ്ഠാസേത് ബാല്യം ച പാണ്ഡിത്യം ച നിർവിദ്യ അഥ മുനിഃ അമൗനം ച മൗനം ച നിർവിദ്യ അഥ ബ്രാഹ്മണഃ സബ്രാഹ്മണഃ കേന സ്യാത് യേന സ്യാത് തേന ഈദൃശ ഏവ അതോ അന്യദാർത്ഥം തതോഹ കഹോലഃ കൗശീതകേയ ഉപരരാമാഃ. ഇവിടെ ഇതിന്റെ ആമുഖമായിട്ട് ഭാഷ്യകാരം പറഞ്ഞു, എന്താണ് ആത്മജ്ഞാനത്തെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്തു. അടുത്ത് തസീദാനിം ബന്ധമോക്ഷ സാധന സസന്യാസാത്മജ്ഞാനം. സസന്യാസ ആത്മജ്ഞാനം ഇവിടെ ചോദിച്ചിരിക്കുന്ന സന്യാസത്തെക്കുറിച്ചൊരു ചോദ്യമാണ്. സാധാരണ ചോദിക്കും പോലെ ഇവിടെ സസന്യാസ ആത്മജ്ഞാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കുറച്ചു പേർക്ക് വ്യാകുലതയുണ്ട്, ദുഃഖമുണ്ട്. എന്താണ് മറ്റുള്ളവരുടെ സന്യാസത്തെക്കുറിച്ച്, അവനവന്റെ സന്യാസത്തെക്കുറിച്ച് ആർക്കും ദുഃഖമില്ല. അവനവന്റെ കാര്യത്തിൽ എല്ലാവരും പൂർണ്ണരാണ്. മറ്റുള്ളവരുടെ വീഴ്ചയിലൊക്കെ ദുഃഖിക്കുന്നു. അതാ അത് തന്നെ പരിശോധിക്കുന്നു. മറ്റുള്ളവരുടെ വീഴ്ചകളെ കുറിച്ച് ദുഃഖിക്കുന്നവര് അവരവരെ കുറിച്ച് സ്വയം പൂർണ്ണരാണെന്നാണോ കരുതുന്നത്? ഒരു വീഴ്ചകളും ഇല്ലാത്തവരെന്നാണോ കരുതുന്നത്? ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇവിടെ പറയുന്നത് ആത്മബോധമെന്നാണ്. അവനവനെ കുറിച്ചുള്ള ബോധത്തെയാണ് ഇവിടെ പറയുന്നത്. പരബോധമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം അവൻ അങ്ങനെയാണ്, മറ്റവൻ ഇങ്ങനെയാണ്, ഇനി വേറൊരുത്തം വേറെ തരത്തിലാണ്, ഇങ്ങനെ ചിന്തിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. അത് നന്മയായാലും തിന്മയായാലും ധർമ്മമായാലും അധർമ്മമായാലും ഇവിടെ അവനവനെ കുറിച്ച് മാത്രം ചിന്തിക്കേണ്ടി വരും. അവനവനെ ശരിയാക്കിയാൽ മതി, ഇവിടെ മറ്റുള്ളവരെ ശരിയാക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം അവനവനെ ശരിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? ചന്ദ്രനിൽ കളങ്കമുണ്ടെന്ന് പറയുന്നവർ അവനവന്റെ കളങ്കത്തെയല്ലേ ആദ്യം അറിയേണ്ടത്? അങ്ങനെ അവനവനെ കുറിച്ച് ചിന്തിക്കുന്നവന് പിന്നെ മറ്റുള്ളവരെ നോക്കാൻ സമയം കിട്ടത്തില്ല. അതെങ്ങനെയാകുന്നു, ഇതെങ്ങനെയാകുന്നു, അങ്ങനെ പോകുന്നു, അവൻ സദാചാരിയാണ്, വേറൊരാൾ ദുരാചാരിയാണ്, ഇങ്ങനെ ചിന്തിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല. അത് ആത്മീയമല്ല. അതിന് നമ്മൾ പരദൂഷണമെന്നോ അതിന് ഈ വേഷം കെട്ടലിൻ്റെയോ ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ഇതൊക്കെ എത്രയോ തവണ ഗീതയിൽ ചർച്ച ചെയ്തതാണ്. ഗതാസു നഗതാസംസ്ഥ നാനിശോചന്തി പണ്ഡിതാഹ. വിവേകമുള്ളവൻ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കുന്നില്ല. അവൻ നേരെ വഴിക്ക് പോകുന്നോ, അവനെന്തെങ്കിലും വ്യതിചന്ന സംഭവിച്ചോ, ഇതൊക്കെ ആലോചിച്ചെന്തിനാ ദുഃഖിക്കുന്നു? മറ്റുള്ളവർ ജീവിച്ചിരുന്നോ മരിക്കുന്നോ എന്ന് ചിന്തിച്ച് ദുഃഖിക്കും പോലെ തന്നെ. ഇത് അവനവന്റെ കാര്യത്തെക്കുറിച്ച് തന്നെ ഒരാൾക്ക് ചിന്തിക്കാൻ സമയം പോരാതെ വരുമ്പോൾ എങ്ങനെയാണ് മറ്റുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? അത് മാത്രമല്ല, ഇത്രയൊക്കെ ആയിട്ടും നമുക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. ഇവിടെ പറയുന്ന ഈ സന്യാസം ഇങ്ങനെയൊക്കെ പറയുന്നത് അത് തികച്ചും ആധ്യാത്മികമായ കാര്യങ്ങളാണ്. ബാഹ്യമായ കാര്യങ്ങളുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. പുറമെയുള്ള കാര്യങ്ങളുമായിട്ട് നമ്മളൊരു വീട് ഉപേക്ഷിച്ചു, ഒരാശ്രമത്തിൽ പോകുന്നു, വേഷം മാറുന്നു, അതുകൊണ്ടൊന്നും സന്യാസമാകുന്നില്ല എന്ന് ഇതുവരെയും മനസ്സിലായിട്ടില്ല. അത് ഒരു സാഹചര്യം വിട്ട് വേറൊരു സാഹചര്യത്തിൽ ജീവിക്കുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ ജീവിക്കുമ്പോൾ ഏത് സാഹചര്യത്തിൽ ജീവിച്ചാലും ശരി, അവന്റെ മനസ്സിന് ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരാൾ വേഷം കെട്ടിയിരിക്കുന്നു, അതുകൊണ്ട് അയാൾ സന്യാസിയാണ്. ഈ വേഷം അഴിച്ചു വച്ചില്ലെങ്കിൽ സന്യാസി എന്ന് പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ട്? ഒരാൾ ഈ വേഷം അഴിച്ചു വച്ച്, അതുകൊണ്ട് അയാൾ സന്യാസിയല്ല. ഒരാൾ ഈ വേഷം കെട്ടിയിരിക്കുന്നു, അതുകൊണ്ട് സന്യാസിയാണ്. ഇതൊക്കെ വെറും സ്ഥൂലമായും ബാഹ്യമായുമുള്ള കാഴ്ചപ്പാടുകളാണ്. മനുഷ്യരുടെ മനസ്സിനൊക്കെ ഒരു സ്വഭാവം തന്നെ. പിന്നെ ഓരോ ജീവിത പാത ഓരോരുത്തരും തിരഞ്ഞെടുക്കുന്നു. അപ്പൊ അതിൽ ചിലര് കുറച്ച് സമയം തുടരുന്നു, ചിലർക്ക് ചിലപ്പോൾ അത് പറ്റില്ല എന്ന് തോന്നുന്നു, അത് വേണ്ടെന്ന് വയ്ക്കുന്നു. ഇതിലൊക്കെ എന്താ അതിശയകരമായിട്ടുള്ളത്? ഇതിനൊന്നും അസ്വാഭാവികമായിട്ടൊന്നുമില്ല. എന്റെ അഭിപ്രായത്തിൽ ഈ വേഷം കെട്ടി ഞെരുവേരി കൊള്ളുന്നവരെക്കാളും നല്ലത് വേഷം ഉപേക്ഷിക്കുന്നവരാണ്, എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അവർക്ക് അത്രയൊരു സ്വാസ്ഥ്യമെങ്കിലും ഉണ്ടാകുന്നു. ഈ വേഷത്തിനകത്തിരുന്ന് സ്വന്തം കാര്യം ശ്രദ്ധിക്കാത്തതുകൊണ്ടാണല്ലോ മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നത്. അവനെങ്ങനെ പോയി, അവനെന്താണ്, അവൻ സന്യാസിയാണോ ബ്രഹ്മചാരിയാണോ എന്നൊക്കെ നോക്കുന്നത് എന്തുകൊണ്ട്? അവനവന്റെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ടോ? അപ്പൊ അങ്ങനെ ഇരിക്കുന്നവരെക്കാളും നല്ലത് വേഷം അഴിച്ചു വെച്ച് പോകുന്നവരാ, ഇത് പറ്റില്ല എന്ന് കണ്ടിട്ട്. അതാണ് കുറച്ചുകൂടെ മെച്ചം. പിന്നെ നമ്മൾ ഇവിടെ പറയും രണ്ട് തരത്തിലുള്ള സന്യാസത്തെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. ഒന്ന് സ്മാർത്ഥ സന്യാസം, മറ്റൊന്ന് മുഖ്യമായ സന്യാസം, തത്വജ്ഞാനം കൊണ്ടുള്ള സന്യാസം. അപ്പോൾ പൊതുവേ ഇന്നത്തെ ഈ സന്യാസം എന്നൊക്കെ പറയുന്നത് ഈ സ്മാർത്ഥ സന്യാസം പോലെയാണ്, അതല്ല, അതുപോലെയാണ്. ഒരു ജീവിത സന്ദർഭങ്ങൾ സാഹചര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് വേറൊരു ജീവിത സാഹചര്യത്തിലേക്ക് പോകുന്നതിന് ആശ്രമമെന്ന് പറയുന്നു. അവിടെ കഴിയുന്നു, അവിടെ തുടരുന്നു, ആധ്യാത്മിക സാധനങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ജീവിത രീതി സാഹചര്യം ഒരാൾക്ക് പറ്റുന്നില്ല എന്ന് തോന്നിയാൽ പിന്നെന്താ ചെയ്യുന്നു? അത് ഉപേക്ഷിച്ച് പോകുക. അതിൽ അസ്വാഭാവികമായിട്ട് എന്താ ഉള്ളത്? അപ്പോൾ ചിലർ ചിന്തിക്കും അങ്ങനെ ഒരു സാഹചര്യത്തിൽ, ആശ്രമം തുരുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ജീവിക്കുന്നത് ശ്രേഷ്ഠമാണ് എന്ന് ചിലർ ചിന്തിക്കുന്നു. അതിന് അങ്ങനെ ഒരാൾ ജീവിക്കുന്നത് ശ്രേഷ്ഠമാണ്, പക്ഷെ അങ്ങനെ ഒരാൾ ദീർഘകാലം ആശ്രമത്തിൽ ജീവിച്ചുകൊണ്ട് മാത്രം ശ്രേഷ്ഠമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ആരുടെ മനസ്സിലായാലും ഇങ്ങനെയുള്ള ആന്ദോളനങ്ങളൊക്കെ സംഭവിക്കും, എപ്പോഴും മറിച്ചും തിരിച്ചുമൊക്കെ ചിന്തിക്കേണ്ടി വരുന്നു. എപ്പോഴും താൻ ജീവിക്കുന്ന ജീവിത രീതിക്ക് വിരുദ്ധമായ ചിന്തകളൊക്കെ കടന്നു വരും. അപ്പം അയാൾ ആ ജീവിതത്തിൽ നിലനിർത്തുന്ന എന്താണ് എന്നുള്ളതാണ് മുഖ്യം. വിപരീത ചിന്തകൾ വരുന്നു, വിക്ഷേപങ്ങളൊക്കെ മനസ്സിൽ വരുന്നു, ഇങ്ങനെ ഒരു ജീവിതം തുടരണമോ വേണ്ടയോ. നമ്മൾ പ്രായോഗികമായി ചിന്തിക്കുന്നു, അതൊക്കെ ഏതെങ്കിലും സമയത്ത് ആൾക്കാരുടെ മനസ്സിൽ കടന്നു വരും. അല്ല, മനസ്സെന്ന് പറയുന്നത് കല്ലോ മരമോ ഒന്നുമല്ല. നമ്മൾ സ്വയം അതിനൊരു ദിവ്യത്വത്തിന്റെ വെള്ള പൂശിയാലും ശരി, അത് സ്വയം അതിന്റെ സ്വഭാവം കാണിക്കും. അത് സ്വയം ചിന്തിക്കുമ്പോൾ മനസ്സിലാവും, അതിന് ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. അങ്ങനെ വരുമ്പോൾ ചിലർ ചിന്തിക്കുന്നു ഈ മാർഗത്തിൽ തന്നെ തുടരണമോ, ഇതിനെ അതിജീവിക്കാൻ കഴിയുമോ. അങ്ങനെ ചിലർ ഇതിനെ അതിജീവിച്ച് തുടരും, ചിലർ ഇത് അതിജീവിക്കാതെ തന്നെ തുടരുന്നുണ്ട്. ആശ്രമത്തിൽ ഇങ്ങനെ വേഷം കിട്ടി തുടരുന്നവരെല്ലാം ഇത്തരം വൈകാരിക ഭാവങ്ങളെയൊക്കെ അതിജീവിച്ച് തുടരുന്നെന്ന അർത്ഥമില്ല. ഞാനിപ്പോൾ 30 വർഷമായി ഞാൻ ആശ്രമത്തിലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 30 വർഷമായി ഞാൻ നേരെയാണെന്നൊന്നുമല്ല. തൻ്റെ മനസ്സിന് അനുകൂലമായ എന്തെങ്കിലുമൊക്കെ കാണും അവിടെ, അതിലുള്ള അഭിരമണം മനസ്സിൻ്റെ, അതുകൊണ്ടായിരിക്കും നിൽക്കുന്നത്. അല്ലാതെ ആധ്യാത്മികതയുടെ പേരിൽ തന്നെ നിൽക്കണമെന്നൊന്നുമില്ല ആശ്രമത്തിൽ താമസിക്കുന്നു. അതുകൊണ്ട് താമസിക്കുന്നവർ മെച്ചം, പോകുന്നവർ മോശക്കാർ എന്ന് പറയുന്ന അർത്ഥമില്ല. വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ജിജ്ഞാസയോടുകൂടി ആശ്രമത്തിൽ വരുന്നു, അയാൾ എനിക്ക് സന്യാസിയായി ജീവിക്കണം, ബ്രഹ്മചാരിയായി ജീവിക്കണമെന്ന് പറയുന്നു. കുറച്ച് ദിവസം ഇങ്ങനെ ആശ്രമത്തിലൊക്കെ നിൽക്കുന്നു. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആദ്യത്തെ ആ തീവ്രത കുറഞ്ഞു വരും, ആധ്യാത്മികമായ തീവ്രത ക്രമേണ അത് ശോഷിച്ച് ശോഷിച്ച് വരും. അപ്പോൾ പുതിയ താല്പര്യങ്ങൾ മനസ്സിൽ വരും. എന്താണോ ആശ്രമത്തിൽ നിൽക്കുന്നതിന് ആശ്രമത്തിൽ ചില പൊസിഷനൊക്കെ കിട്ടി, അതി പിടിച്ചു തൂങ്ങി നിൽക്കും. മറ്റത് പോയാൽ ഒരു സ്ഥാനം, 10 പേരെ ഭരിക്കുന്നതിനുള്ള ഒരു അവകാശം കിട്ടി, അത് മതി ഒരാൾക്ക് നിൽക്കാൻ. അതിൽ നിൽക്കുന്നവരുണ്ട്. പിന്നെ അല്ലെങ്കിൽ അതുപോലെ സമ്പത്തൊക്കെ കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ പൂജാ ബഹുമാനാദികളെല്ലാം സമൂഹത്തിൽ നിന്ന് കിട്ടുക, ഇതൊക്കെ ഒരു വാസ്തവമാണ്. ഇതിൻ്റെയൊക്കെ പേരിൽ ആശ്രമത്തിൽ തുടരുന്നവരുണ്ട്. അപ്പോൾ 30 വർഷം 50 വർഷം നിന്നു എന്ന് വിചാരിച്ച് അവർ ഏതൊരു ആദർശത്തിന് വേണ്ടിയിട്ടാണോ ആശ്രമത്തിൽ വന്നത്, ആദർശത്തിൻ്റെ പേരിലാണ് നിൽക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? കാരണം ഇതിനെന്തെങ്കിലും കുറവ് വന്നാൽ ഉടൻ തന്നെ അവൻ സ്ഥലം വിടും. അതിൻ്റെ പേര് നിൽക്കുന്ന ഒരാൾ അത് കിട്ടാതെ വന്നാൽ സ്ഥലം വിട്ടു പോകും, എന്നുവെച്ചാൽ ജീവിതമേ ഉപേക്ഷിക്കും. അപ്പോൾ ഒരാളിങ്ങനെ ഈ മാർഗത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് ഇന്നത്തെ ഈ സ്മാർത്ഥ സന്യാസം പോലെയുള്ള ഈ കാലഘട്ടത്തിൽ അയാളിതിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് ശുദ്ധമായ ആധ്യാത്മികയുടെ പേരിൽ മാത്രമാണ്. അതായത് എന്ത് സാധന ചെയ്യുന്നു എന്നുള്ളതാണ്. അയാൾ യോഗം ചെയ്യുന്നു, അയാൾ ഭക്തി ചെയ്യുന്നു, അല്ലെങ്കിൽ തത്വവിചാരം ചെയ്യുന്നു, ഇതൊന്നുമല്ല അയാളെ പിടിച്ചു നിർത്തുന്നു പലപ്പോഴും. എല്ലാവർക്കും അവരവരുടെ ഒരു അസ്തിത്വം, നിലനിൽപ്പ്, ആ നിലനിൽപ്പിന് വേണ്ടി അവർ പലതിനെ ആശ്രയിക്കും. അത് ശുദ്ധമായ ആധ്യാത്മികതയെ മാത്രമല്ല, ഭൗതികമായ സാഹചര്യങ്ങളെ ആശ്രയിക്കും. അപ്പം നമുക്ക് അനുകൂലമായത് ഉണ്ടെങ്കിൽ നമ്മൾ ആ മാർഗത്തിൽ തുടരും, അത് നഷ്ടപ്പെട്ടാൽ അത് വിട്ടുപോകും, അങ്ങനെയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വേഷം കെട്ടിയിരിക്കുന്നവരെല്ലാം ദിവ്യന്മാരും വേഷം അഴിച്ചു വയ്ക്കുന്നവരും മോശക്കാരും എന്ന് പറയുന്നതിനൊന്നും ഒരു കാര്യമില്ല. ഇതൊക്കെ ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടോ ഞാനിത് പറയുന്നു, ഒന്നും പുറത്തു പറയേണ്ട കാര്യങ്ങളല്ല. അപ്പോൾ ഇതൊക്കെ ഒരു വാസ്തവമാണ്. മനുഷ്യന് ഇതിലൊക്കെ തുടരുന്നതും പലപ്പോഴും പ്രലോഭനങ്ങളുടെ പേരിലായിരിക്കും. അവൻ്റെ മനസ്സിനെ അഭിരമിക്കുന്നതിനുള്ള എന്തെങ്കിലും വിഷയങ്ങളുള്ളത് കൊണ്ടായിരിക്കും തുടരുന്നത്, അതിനപ്പുറമൊന്നും കാണത്തില്ല. അപ്പോൾ ഇത് തുടരുന്നു, ഞാൻ 50 വർഷമായി സ്വാമിയാണെന്ന് പറയുന്നതിനൊന്നും യാതൊരു കാര്യമില്ല. 50 വർഷം എനിക്ക് അഭിരമിക്കുന്നതിനുള്ള എന്തോ കിട്ടി, എന്തോ വിഷയം കിട്ടി, അതിന് ഞാൻ പിടിച്ചിരിക്കുകയാണ്. അത് പൊതുവെ അങ്ങനെയാണ്. ഈ സ്മാർത്ഥ സന്യാസം, ആ ശുദ്ധമായ ആധ്യാത്മികതയിൽ ആണ് ഒരാള് പോകുന്നതെങ്കിൽ അയാൾ അന്തർമുഖമായി സ്വന്തം നിലയെക്കുറിച്ച് ചിന്തിക്കും. തനിക്കെന്തൊക്കെയാണ് പോരായ്മകളുള്ളത്, തനിക്കെന്തൊക്കെയാണ് വീഴ്ചകൾ സംഭവിക്കുന്നത്, അതിനെങ്ങനെ പരിഹരിക്കാം, അതിനെന്താണ് വേണ്ടത്, അതയാൾ സ്വീകരിക്കും. അത് ഓരോരുത്തർക്കും യോജിച്ചത് ഒരാൾക്ക് അയാളുടെ സംസ്കാരം ഭക്തിയിലാണെങ്കിൽ ആ മാർഗത്തിൽ പോകും. തത്വവിചാരത്തിനാണ് അയാൾക്ക് താല്പര്യമെങ്കിൽ അതിൽ പോകും. ചിലർക്ക് യോഗ പരിശീലനത്തിനാണെങ്കിൽ അതിൽ പോകും. ചിലരെല്ലാം കൂടെ ചേർത്ത് പോകും. അപ്പോൾ ഈ വേഷം കണ്ടുകൊണ്ട് സ്വാമിയാണ് അല്ലെങ്കിൽ ബ്രഹ്മചാരിയാണ് എന്ന് ആരെക്കുറിച്ചും അവനവനെ കുറിച്ചും ധരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഈ വേഷം ആർക്കും എപ്പോഴും സ്വീകരിക്കാം, ആർക്കും വേഷമല്ലേ. ഈ വേഷം എന്ന് പറയുന്ന അത് തന്നെ എന്താണ്, കെട്ടാവുന്നുള്ളതും അഴിക്കാവുന്നുള്ളതുമാണ്. ഒരു വേഷം ഒരാളെ കെട്ടിച്ചാൽ അതിനെ അഴിച്ചും കളയാം, അതിനെന്താ, അതിനെന്താ അതിശയമുള്ളത്. അപ്പോൾ ഈ വേഷം കണ്ടിട്ട് 10 വർഷം വേഷം കെട്ടിയാൾ 10 വർഷം കഴിഞ്ഞ് വേഷം അഴിക്കുന്നു, അതിനെന്താ അതിശയിക്കാൻ തോന്നുന്നു. വേഷം കെട്ടലാണ് ആധ്യാത്മികതയെന്ന് നമ്മൾ ധരിക്കുന്നു. അതിനൊരു ആധ്യാത്മികതയില്ല. ആധ്യാത്മിക എപ്പോഴും ആന്തരികമാണ്. അത് സ്വയം മനസ്സിലാക്കുക, എന്നിട്ട് അവനവന്റെ മനസ്സിനെ കുറിച്ച് ചിന്തിക്കുക, അവനവന്റെ ഇതിനെ കുറിച്ച് ചിന്തിക്കുക. മറ്റുള്ളവരുടെ ജയപരാജയങ്ങളോ മറ്റുള്ളവരുടെ നേട്ടങ്ങളോ കോട്ടങ്ങളോ ഒന്നും ചിന്തിച്ചിട്ട് ആരുടെയും അത് ഒരിക്കലും മൊത്തത്തിൽ ഇതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറുക എന്നുള്ളതാണ്. താൻ ശരിയാണോ അതെ, അത് ചിന്തിക്കുക. തന്നിലും പോരായ്മയുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ പോരായ്മയെ കുറിച്ച് എന്താ നമ്മൾ വ്യാകുലപ്പെടുന്നത്? അതല്ലല്ലോ വിവേകത്തിന്റെ ലക്ഷണം. സ്വയം നേരെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. സ്വയം നേരെ പോകാൻ പറ്റുന്നില്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുക. അസാധ്യം എന്ന് തോന്നിക്കഴിഞ്ഞാൽ വേണ്ടെന്ന് വയ്ക്കുക, അത്രയേ ഉള്ളൂ. പക്ഷെ അത് എന്താണോ ഇങ്ങനെ ഒരു വേഷം കെട്ടി ഏതെങ്കിലും വിഷയങ്ങളിലൊക്കെ മനസ്സ് മുഴുകി അഭിരമിച്ചത് എന്തായാലും ശരി, അതിൽ കഴിയുന്നത് നല്ല അതാണ് ആണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ പിന്നെ എന്താണ്, തൻ്റെ വാസനയും തൻ്റെ സംസ്കാരത്തെയും ഒരാൾ തിരിച്ചറിയും. ഇതാണ് എൻ്റെ സംസ്കാരം, ഇതാണ് എൻ്റെ വാസന. അപ്പോൾ ചോദിക്കും പിന്നെ എന്തിനയാൾ ആധ്യാത്മിക മാർഗത്തിലേക്ക് വന്നു? അതൊരു മനസ്സിൻ്റെ ഔത്സുക്യം, ജിജ്ഞാസ ഉണ്ടാവുമ്പോൾ അവിടെ എന്താ നടക്കുന്നത്, എന്താണത്, ഒരു താല്പര്യം വരുന്നു, ജിജ്ഞാസ വരുന്നു, ഒരാൾ ഈ മാർഗത്തിലേക്ക് വരുന്നു, അയാൾ ശ്രമിച്ചു നോക്കുന്നു, ഇത് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ കഴിയാതെ വരുന്നു, അയാൾ അത് ഉപേക്ഷിച്ചു പോകുന്നു. അപ്പോൾ ഇവിടുത്തെ നേട്ടങ്ങളെ, തൻ്റെ ദൗർബല്യങ്ങളെയൊക്കെ മനസ്സിലാക്കിയിട്ട് ഇവിടുത്തെ നേട്ടങ്ങളെ തിരിക്കാൻ അയാൾ തയ്യാറാകുന്നു. എത്രയും ശ്രേഷ്ഠമായ ഒരു കാഴ്ചപ്പാടാണ്. ഒരാൾ ഇവിടെ നിൽക്കുന്ന എന്താണ്? ഇവിടുത്തെ നേട്ടങ്ങളെയൊക്കെ എടുത്തുകൊണ്ടാണ്. ഇവിടുത്തെ ലോകപൂജയും ഇവിടുത്തെ അധികാരഭ്രാന്തും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഒരാൾ നിൽക്കുന്നത്. ഇനി നമ്മൾ പുറമേ നോക്കിയിട്ട് ഇങ്ങനെ ഒരു വേഷം കെട്ടി ജീവിക്കുന്നവരെല്ലാം പൂർണ്ണന്മാരാണ്. തൻ്റെ കാര്യം ഇവിടെ ബാക്കിയുള്ളവരെ നോക്ക്, ഇല്ല. പിന്നെ എന്തുകൊണ്ട് അവർ ഈ വേഷത്തിൽ തുടരുന്നു? അവർക്കോരോ താല്പര്യങ്ങളുണ്ട്. അതിൽ ആത്മാർത്ഥമായി എത്തിക്കുന്ന കുറച്ച് പേരെ കാണും. അവര് വീഴ്ചകൾ വന്നാൽ അതിൽ നിന്ന് കരകയറാൻ ശ്രമിക്കും, മുന്നോട്ട് പോകാൻ ശ്രമിക്കും. ചിലർക്ക് വീഴ്ചകൾ വരുമ്പോൾ അതിൽ നിന്ന് കരകയറാനുള്ള ശേഷി ഉണ്ടാകത്തില്ല, അതിനുള്ള മനോബലം ഉണ്ടാകത്തില്ല. അപ്പൊ മറ്റെന്തിൻ്റെയെങ്കിലും പേരിൽ അതിൽ തുടരുന്നതിലും നല്ലത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് വേണ്ടെന്ന് വയ്ക്കുന്നതാണ്. അത് പിന്നെ ഇതൊക്കെ രക്ഷിക്കുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇങ്ങനൊരു മാർഗത്തിൽ അത് പിന്നെ അവനവനോട് ചോദിക്കേണ്ട ചോദ്യം, മറ്റൊരാളോട് ചോദിക്കേണ്ട കാര്യമുണ്ട്. എന്താ രക്ഷിക്കുന്നത്? ഗുരു രക്ഷിക്കുമോ? ശാസ്ത്രം രക്ഷിക്കുമോ? മറ്റെന്തെങ്കിലും രക്ഷിക്കുമോ? അല്ലെങ്കിൽ യോഗം രക്ഷിക്കുമോ? ഭക്തി രക്ഷിക്കുമോ? എന്ന് ഓരോരുത്തരും അവനവനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഒരു പറയും ഗുരു രക്ഷിക്കൂ എന്ന് പറയും. അത് ആ പറയുന്നത് ഹൃദയശുദ്ധിയോടുകൂടി പറയണമെങ്കിൽ അത് ശരി, അല്ലെങ്കിൽ അത് ശരിയല്ല. കാരണം ബാഹ്യമായി ഗുരുഭക്തിയൊക്കെ പ്രകടിപ്പിച്ച് ഗുരുവിൻ്റെ അടുത്ത് നിൽക്കുന്നവരും ലക്ഷ്യം വരെ വരുന്നതായിരിക്കും. അങ്ങനെയുള്ളവരും ഉണ്ടല്ലോ. കുറേ കാലം കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നു എൻ്റെ പ്ലാൻ വേറെയായിരുന്നു. അങ്ങനെ ഉണ്ടല്ലോ. സ്വയം തന്നെ തന്നെ മറച്ചു വെച്ച് വ്യാജമായി ഗുരുഭക്തി പ്രകടിപ്പിച്ച് ദീർഘകാലം ഗുരുവിൻ്റെ സമീപത്ത് നിന്നിരിക്കും. അതുകൊണ്ട് അയാൾ ഭക്തനാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാലം കുറേ നിന്നതുകൊണ്ട് അയാൾ യോഗ്യനാണെന്നും പറയാൻ പറ്റില്ല. അയാളുടെ കണ്ണ് വേറെ പലതിലായിരിക്കും. ഈ പറയുന്ന സ്ഥാന മാനങ്ങളോ അയാളുടെ മനസ്സിന് ആനന്ദിക്കാനുള്ള മറ്റെന്തെങ്കിലും വിഷയങ്ങൾ അവിടെയൊക്കെ ഉണ്ട്. അതിന് മോഹിച്ചായിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ട് 50 വർഷം ഞാൻ ഗുരുവിൻ്റെ കൂടെ കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ ഭക്തനാണെന്ന് പറയുന്നതിന് ഒരർത്ഥമുണ്ട്. ചിലപ്പോൾ ഒരു ദിവസം നിന്നിട്ട് പോകുന്നവനായിരിക്കും കൂടുതൽ ഭക്തിയുള്ളത്, വിശ്വാസമുള്ളത്. കാരണം 50 വർഷം അവൻ ആത്മവഞ്ചകനായിരുന്നു എന്ന് ഞാൻ അർത്ഥമാണ്. അതിനിടയ്ക്ക് ചിലപ്പോൾ ചത്തുപോയെന്നിരിക്കും, എന്നാലും ആത്മവഞ്ചനയോടുകൂടി മരിച്ചെന്നേ ഉള്ളൂ. അതുകൊണ്ട് നിൽക്കുന്നതിനും പോകുന്നതിനും ഒന്നും ഒരർത്ഥമില്ല എന്ന് ഞാൻ കണക്കാക്കുന്നുണ്ട്. പിന്നെ അവൻ്റെ മനസ്സെങ്ങനെ? അവന് 50 വർഷമുള്ള ഒരു നിമിഷമെങ്കിലും ഗുരുവിനോടുള്ള ഭക്തിയും ശ്രദ്ധയും വിശ്വാസവും പൂർണ്ണമായി പുലർത്തി നിൽക്കാൻ കഴിഞ്ഞാൽ അതെത്രയോ ശ്രേഷ്ഠം. നാളെ ഒരു കാലഘട്ടത്തിൽ അവനൊരു വീഴ്ച പറ്റിയാൽ അത് അവൻ്റെ സംസ്കാരം. അപ്പോൾ അതിൽ ആധ്യാത്മികമായി സഞ്ചരിക്കുന്നവർ ഇത്തരം കാര്യങ്ങളിൽ ഉദാസീനത പുലർത്തുന്നതാണ് നല്ലത്. മുന്നോട്ട് പോകണമെങ്കിൽ വ്യാകുലപ്പെടുകയല്ല ചെയ്യേണ്ടത്, ഉദാസീനമായിരിക്കുക. ഓരോ മനുഷ്യൻ്റെയും പ്രാരബ്ധം, അവൻ്റെ കർമ്മം, അവൻ്റെ സംസ്കാരം വേറെ വേറെയാണ്. അപ്പോൾ അതിന് അത് പ്രബലമാകുമ്പോൾ ഒന്നിനും അവരെ രക്ഷിക്കാൻ കഴിയത്തില്ല. അല്ലേ? ഗുരു എല്ലാ ഗുരുക്കന്മാരുടെ അടുത്ത് ജൂഡാസുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. എന്താ അവരെ രക്ഷിക്കാൻ കഴിയാത്ത? അത് പ്രബലമായി വരുമ്പോൾ അവരവരെ വഴിക്ക് പോകും. അത് ബുദ്ധനാണെന്നോ ക്രിസ്തുവാണെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല. ആരുടെ അടുത്തും ഇതുണ്ടാവും. ഒരാൾക്ക് സ്വയം തന്നോട് നീതീകരിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അയാൾ ആ മാർഗത്തെ നിന്നും മാറി സഞ്ചരിക്കുന്നു, കഴിയില്ല എന്ന് ചോദ്യം. അതിന് എന്താ ദോഷമെന്താ? അതെന്തിനാ നമ്മൾ നോക്കി അതിനെ വിലയിരുത്താൻ നടക്കുന്നു? അതൊരു യാഥാർത്ഥ്യമല്ലേ, വാസ്തവമല്ലേ? അത് നമ്മൾ അംഗീകരിക്കുക, അവരെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. ഈ പറയുന്ന വ്യാജന്മാരെക്കാളും എത്രയോ ശ്രേഷ്ഠമാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിനെന്തെങ്കിലും ഒരു വിക്ഷേപം വന്നാൽ ഉടൻ തന്നെ ഇതെല്ലാം വേണ്ട നോക്കുക എന്നല്ല ഞാൻ പറയുന്നു. മനസ്സിന് വിക്ഷേപമോ വീഴ്ചയോ വന്നാൽ മരണം വരെ അതിനെ അതിജീവിക്കാനും അതിൽ നിന്ന് കരകയറാനും ശ്രമിച്ചുകൊണ്ടിരിക്കുക, അതാണ് ആ ശ്രമമാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. ഈ ജന്മത്തിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരും ജന്മത്തിൽ കഴിയുമെന്നുള്ള ശ്രദ്ധയോടുകൂടി ചിലർ ശ്രമിക്കുന്നു. ആ ശ്രദ്ധയിലാണ് ഒരാൾ തുടരുന്നതെങ്കിൽ അയാൾക്ക് വേറെ മറ്റുള്ളവരെ നോക്കാൻ അയാൾക്ക് ഒരിക്കലും കഴിയത്തില്ല എന്ന. അപ്പോൾ അങ്ങനെ ഒരാൾ പോകുന്നയാളിനെ എന്താണ് സഹായിക്കുന്നത് ഇവിടെ ചോദിക്കുന്നത്? ശാസ്ത്രശ്രവണം സഹായിക്കുമോ, ഗുരുഭക്തി സഹായിക്കുമോ, മറ്റെന്തെങ്കിലും സഹായിക്കുമോ പറയുന്നു. അത് ഏത് സഹായിക്കാം ഏത് സഹായിക്കാതെ ഇരിക്കാം. ഏത് ഞാൻ പറഞ്ഞില്ലേ, ഗുരുഭക്തി സഹായിക്കുമെന്ന് വെച്ചാൽ അതിൽ തന്നെ മായം കലർത്തി കഴിഞ്ഞാൽ വ്യാജ വന്നു കഴിഞ്ഞാൽ അത് സഹായിക്കും. വളരെ ഗുരുഭക്തിയൊക്കെ പ്രകടിപ്പിച്ച് നാഴിക്ക് 400 വട്ടം സാഷ്ടാംഗ നമസ്കാരമൊക്കെ ചെയ്തിട്ട് അവസാനം കൈക്കെട്ടി എന്തെങ്കിലും അടിച്ചുകൊണ്ടു പോകുന്ന എത്രയോ പേരുണ്ട്. ആ നിമിഷമല്ലേ തിരിച്ചറിയത്തുള്ളൂ എന്റെ ഉദ്ദേശം ഇതായിരുന്നു. അപ്പോൾ ഈ പ്രകടിപ്പിച്ചൊക്കെ ഭക്തിയാണ്. ഇനി അവൻ അടിച്ചു മാറ്റിയിട്ട് തുടരുകയാണെങ്കിൽ അത് ഭക്തിയാണ്. അങ്ങനെയുണ്ടല്ലോ, അടിച്ചു മാറ്റി ഓടുന്നവരുമുണ്ട് നിൽക്കുന്നവരുമുണ്ട്, ഇതൊക്കെ ഭക്തിയാണ്. ഇതൊന്നും ഭക്തിയല്ല. അപ്പോൾ നിൽക്കുന്നതോ ഓടുന്നതിനൊന്നും യാതൊരു കാര്യമില്ല. അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുക, അവിടെ താൻ തന്നോട് സത്യസന്ധത പുലർത്തുന്നുണ്ടോ? അവിടെ തനിക്ക് വീഴ്ചകൾ പറ്റിയാൽ, വീഴ്ചകൾ പറ്റുന്നില്ല എന്ന് ആർക്കും അവകാശപ്പെടാൻ പറ്റത്തില്ല. മനസ്സിന് വിക്ഷേപം വരുന്നില്ല എന്ന് ആർക്കും അവകാശം, അത് മനസ്സിന്റെ സ്വഭാവമാണ്, ദ്വന്ദ്വാത്മകമായ രീതി. അത് ശാന്തിയെ ഭജിക്കും, അതുപോലെ കാമത്തെ ഭജിക്കും. ഇതൊക്കെ അതിന്റെ സ്വഭാവമാണ്. ഈശ്വരന് മാത്രമല്ല അത് ഭജിക്കും. അങ്ങനെ വരുമ്പോൾ തനിക്ക് ഇതിനെയൊക്കെ അതിജീവിക്കുന്നതിന് എന്താണ് തനിക്ക് സഹായം എന്നുള്ളതിനൊക്കെയാണ് നമ്മൾ ഗുരുവിനെയും ശാസ്ത്രത്തെയും സാധനങ്ങളെയൊക്കെ ആശ്രയിക്കുന്നു. അത് ആർക്ക് എന്ത് ഏതുവരെ സഹായിക്കും എന്നൊക്കെ ഉള്ളത് അത് പ്രത്യേകിച്ചൊന്നും മുദ്ര വെച്ച് വെച്ചിട്ടില്ല. ഇതുണ്ടെങ്കിൽ റെഡിയാവും അങ്ങനെയൊന്നുമില്ല. ഓരോരുത്തരുടെയും സംസ്കാരവും സാഹചര്യവുമൊക്കെ അനുസരിച്ച് ഓരോ സമയത്ത് ഓരോരുത്തരുടെ രക്ഷയ്ക്ക് ഓരോന്നെത്തുന്നു എന്നേ ഉള്ളൂ. ഞാൻ 10 വർഷം തത്വചിന്ത ചെയ്ത് വിചാരം ചെയ്തു, അതുകൊണ്ട് എനിക്ക് വീഴ്ച പറ്റാൻ പാടില്ല എന്നൊന്നും പറയണ്ട. ഞാൻ ഇത്രയും വർഷം നിർവികൽപ്പ സമാധി ഇരുന്നു എന്നുകൊണ്ട് വീഴ്ച പറ്റാൻ പാടില്ല എന്നും പറയാൻ പറ്റില്ല. അത് ആർക്കും എവിടെയും പറ്റും. ഞാൻ മഹാഭക്തനാണ്, വീഴ്ച വരാൻ പറ്റില്ല, അതും പറ്റത്തില്ല. അതൊക്കെ സംഭവിക്കും. പിന്നെ പ്രായോഗികമായി നമുക്ക് ഇത്തരം വീഴ്ചകൾ ഒഴിവാക്കുന്നതിന് ഒരു പ്രധാനമായ കാര്യം ആ സ്വയം ഒരിക്കലും പരീക്ഷിക്കാൻ ഒരുമ്പെടാതിരിക്കുക. താൻ ഇതിനെയൊക്കെ അതിജീവിച്ചവനാണെന്നുള്ള ഒരു വിചാരം വന്നിട്ട് തന്നെ സ്വയം പരീക്ഷണത്തിന് വിധേയമാക്കാതിരിക്കുക. എന്നുവെച്ചാൽ മനസ്സ് വീഴ്ച വരുത്തും. മറ്റൊന്ന്, പ്രലോഭനങ്ങളുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അകന്നു കഴിയുക, ആ സാഹചര്യങ്ങൾ ഒഴിവാക്കുക. നേരെ വഴിക്ക് പോകണം എന്ന ആഗ്രഹമുള്ളവൻ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ഒരു ജീവിതത്തിൻ്റെ ആവശ്യം തന്നെ അതുകൊണ്ടാണ്. അല്ലെങ്കിൽ സമൂഹത്തിൽ ജീവിച്ച പോലെ സമീപത്തിൽ വിപരീതമായ പ്രതികൂലമായ സാഹചര്യമാണ് കൂടുതലുള്ളത്. ആ സാഹചര്യത്തിൽ നിന്ന് മാറി താനൊരു പ്രത്യേക വ്രതത്തിൽ വരുന്ന വ്രതനിഷ്ഠയിൽ അങ്ങനെ പോകാൻ ആഗ്രഹിക്കുമ്പോൾ ആ വിപരീത സാഹചര്യങ്ങളിൽ നിന്നും മാറി വരുന്നു. ഇവിടെയും വീണ്ടും അത്തരം സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ തെറ്റിപ്പോകും. കാരണം ഏതൊരു സാഹചര്യങ്ങളെ ഭയം എന്നാണോ ഓടി വന്നത്, ആ സാഹചര്യത്തിന് മുമ്പിൽ വന്ന് പെട്ടുകഴിഞ്ഞാൽ കടുവയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സിംഹത്തിന്റെ മുമ്പ് ചെന്ന് ചാടി പോലിരിക്കും. ഒന്ന് കടുവ ഭക്ഷിക്കും, അല്ലെങ്കിൽ സിംഹം ഭക്ഷിക്കും. അതുപോലെ അത്തരം സാഹചര്യങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ വന്ന് പെട്ടുകഴിഞ്ഞാൽ അത് ആരായാലും ശരി, ഗീതയിൽ പറഞ്ഞു, ബലവാൻ ഇന്ദ്രിയഗ്രാമോ വിദ്വാംസം വികർഷതി. വിദ്വാനായാലും കൂടി, വിദ്വാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിദ്യ പഠിച്ചവനെന്നുള്ള അർത്ഥമല്ല. ഏതിൽ അവൻ, അവൻ്റെ കയ്യിൽ ഏത് വിദ്യ ഉള്ളത്, ഭക്തിയുടെ വിദ്യ ആയാലും ശരി, യോഗത്തിൻ്റെ വിദ്യ ആയാലും ശരി, ഉപനിഷത്തിൻ്റെ വിദ്യ ആയാലും ശരി, തത്വജ്ഞാനത്തിൻ്റെ വിദ്യ ആയാലും, ഏത് വിദ്യ ആയാലും ശരി, ബലവാൻ ഇന്ദ്രിയഗ്രാമോ കർഷതി. ഇന്ദ്രിയങ്ങളെന്ന് പറയുന്നത് അതിൻ്റെ സ്വഭാവം കാണിച്ചുകൊണ്ടേയിരിക്കും. അഗ്നിയതിൻ്റെ സ്വഭാവത്തെ വിടത്തിൽ ആ സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. എത്രയോ തവണ നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട് ഗീതയിൽ. ആ വ്യക്തിയുടെ പൂർണ്ണത എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ ആർക്കും സാധ്യമല്ല. മറ്റുള്ളവരെ അപൂർണത നമ്മൾ ചൂണ്ടിക്കാണിക്കുകയും അവർ പതിച്ചുപോയി എന്ന് വിലപിക്കുമ്പോൾ തൻ്റെ അപൂർണതയെ നോക്കി അത് ആർക്കും അതിന് കഴിയത്തില്ല. അപ്പോൾ ആധ്യാത്മികത എന്ന് പറയുന്നത് അതിൻ്റെ അതിജീവനമല്ല, അതിൻ്റെ അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. അതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ അതിൽ ആത്മാർത്ഥതയുണ്ട്, പക്ഷെ ഒരുപാട് പരിമിതികളുണ്ട് അയാൾ. അപ്പോൾ അയാൾക്ക് അത് നിർത്തേണ്ടി വരും. മാരത്തോൺ ഓട്ടം പോലെയാണ്, ഓടി അങ്ങേറ്റം ചിലർക്ക് എത്താൻ പറ്റും, ചിലർ വഴിക്ക് വെച്ച് തളർന്നു പോയാൽ എന്ത് ചെയ്യും, കടന്നു പോയ വഴിയിലെങ്ങാനും എടുത്ത് കിടത്തി വെള്ളം കൊടുക്കാനേ പറ്റും. അതുപോലെയാണ് അതിന് അത് പരിമിതി, തൻ്റെ തനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ പിന്നെന്താ ചെയ്യുന്നു. അല്ല, ഇത് തനിക്ക് കഴിയും എന്നുള്ള തരത്തിൽ ഒരാൾ പരിശ്രമിക്കാമെങ്കിൽ അയാൾക്ക് മുന്നോട്ട് പോകാം. പക്ഷെ ചിലപ്പോൾ മനുഷ്യനൊക്കെ ഒന്നും ഇത് പറ്റത്തില്ല, തൻ്റെ ആന്തരികമായ പ്രലോഭനങ്ങളെ തനിക്ക് അതിജീവിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരാൾ പോകുന്നുണ്ടെങ്കിലും ആ ഒരു അയാളുടെ ആ ഒരു തീരുമാനത്തെ നമുക്ക് അപഹസിക്കാൻ പറ്റത്തില്ല. അത് യുക്തമായൊരു തീരുമാനം. കാരണം പിന്നീട് അയാൾ തനിക്ക് പരിമിതികളുണ്ടെന്ന് മനസ്സിലാക്കി പിന്നെ അവിടെ നിന്ന് തന്നെ തന്നെ മലീമസമാക്കുന്നതിലും നല്ലത് അയാളത് വേണ്ടെന്ന് വയ്ക്കുന്നതാണ്. അങ്ങനെയുള്ളവരോ ഒരിക്കലും മോശക്കാരെന്നോ ശിഷ്ടരല്ല എന്നോ കരുതാൻ പാടില്ല. ഒരാൾ ഒരു ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ആധ്യാത്മികതയിൽ തന്നെ നിന്നു പലരെയും കണ്ടിട്ടുണ്ട്. ആദ്യം മുതൽ അന്തം വരെ സംഘർഷത്തിലാണ്. അയാൾക്ക് ഒരിക്കലും തൻ്റെ ദുർവാസനകളെ ജയിക്കാൻ കഴിയുന്നില്ല. എന്നാലും അയാൾ ബാഹ്യമായി വേഷം കെട്ടി നിൽക്കുന്നു. ബാഹ്യമായി ദിവ്യത്വത്തെ സ്വയം സ്വീകരിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ അതിനെന്താ ശ്രേഷ്ഠമെന്ന് പറയുമോ? നിങ്ങൾ ബാഹ്യമായ ഒരാളുടെ വേഷം കെട്ടലാണ് ദിവ്യത്വം എന്ന് കരുതുകയാണെങ്കിൽ അയാളത് ഉപേക്ഷിക്കാതിരിക്കുന്നതാണ് ശ്രേഷ്ഠമെന്ന് പറയൂ. ഒരാളുടെ ഉള്ളിൽ മറ്റൊരാൾക്കറിയാമോ ഇത്രയും കാലം ഈ വേഷത്തിൽ നിൽക്കുന്നു, ഇയാളുടെ ഉള്ളിൽ എങ്ങനെയായിരുന്നു? അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന എന്താണ്? നിങ്ങൾ ഈ വേഷം മാറ്റരുത്, ഈ വേഷത്തിൽ തുടർന്നു പോവുക. അങ്ങനെ ആവശ്യപ്പെടുന്നത് ശരിയാണ്, അങ്ങനെ ഒരാൾ പ്രതീക്ഷിക്കുന്നത് ശരിയാണ്. കാരണം അയാളുടെ ഉള്ളിൽ നമുക്കറിയത്തില്ലല്ലോ. അപ്പം നമ്മൾ കരുതുന്നത് എന്താണ്? ഈ വേഷം കെട്ടിയാൽ അഴിച്ചു വയ്ക്കരുത്, ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമെന്നാണ്. അങ്ങനെ കരുതുന്നതിന് യാതൊരു അർത്ഥവും. തൻ്റെ പരിമിതികൾ ഒരാൾക്ക് ബോധ്യപ്പെടുകയും തന്നാലിത് അസാധ്യമാണെന്ന് തോന്നുകയും ചെയ്തു കഴിഞ്ഞാൽ ആ നിമിഷം ഇത് അഴിച്ചു വയ്ക്കുക. വേറെ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഇവിടെ പറയും ജീവനാദി നിമിത്തം അടുത്ത് പറയും. ജീവിക്കാൻ വരെ വഴിയൊന്നുമില്ലെങ്കിൽ ഇതിൽ തന്നെ പോവുക. സ്മാർത്ഥ സന്യാസം ഒന്നുമില്ലെന്ന് പലപ്പോഴും ജീവനാദി നിമിത്തമാണെന്ന് പറയും. കാരണം പഴയകാലത്ത് സന്യാസ രോഗികൾക്കും വിധിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ രോഗം വന്നു മറ്റൊരു തരത്തിലും ജീവിക്കാൻ അയാൾക്ക് സന്യാസമാകും, അതിന് തെറ്റൊന്നുമില്ല. കാരണം വേറെ തരത്തിലൊക്കെ ജീവിക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഇങ്ങനൊരു. അപ്പോൾ അയാൾ അങ്ങനെ ബാഹ്യമായി ഇങ്ങനൊരു വേഷമൊക്കെ കെട്ടി ജീവിക്കാൻ വേണ്ടി അങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ വേഷം കെട്ടിയിരിക്കുന്നു. അയാൾ ദിവ്യനാണെന്ന് പറയുന്ന കാര്യമുണ്ട്, അത് ജീവന നിമിത്തമാണ്, അത് ദോഷമുള്ള കാര്യമല്ല. അതുപോലെ വേറൊരാൾ ഇങ്ങനെ ഒരു വന്നു, അയാൾ അയാളുടെ മനസ്സിൽ ഇതിന് വിരുദ്ധമായ വികാര വിചാരങ്ങൾ വരുന്നു, പക്ഷേ മറ്റൊരു ജീവിതം അയാൾ കാണുന്നില്ല, അതുകൊണ്ട് ഇതിൽ തന്നെ തുടരുന്നു. ആ ജീവനാന്തം അതെന്താ, അത് ശ്രേഷ്ഠമാണ്, അതിലെന്തെങ്കിലും ദിവ്യത്വമുണ്ടോ? അപ്പോൾ അയാൾ പറയണം അത് അത് ഉപേക്ഷിച്ചില്ല, അതുകൊണ്ട് അയാൾ എന്ന് പറയുന്ന കാര്യമുണ്ട്. അങ്ങനെയുള്ളതിനെ അപേക്ഷിച്ച് ഒരാൾക്കിത് തൻ്റെ പരിമിതികൾ തിരിച്ചറിയുകയും ഒരവസ്ഥയ്ക്കും കൊണ്ട് ഇതിലേക്ക് വന്ന് തൻ്റെ പരിമിതി തിരിച്ചറിയുന്നു. ആണെങ്കിൽ അയാളത് ഉപേക്ഷിക്കുന്നതെന്നല്ല, ഞാൻ ഈ പറയുന്നത് പ്രസ്ഥാനത്തെ നോക്കിയിട്ടോ അല്ലെങ്കിൽ വ്യക്തികളെ നോക്കിയിട്ടോ അല്ല, ആധ്യാത്മീയമായ തത്വം എന്നുള്ളതാണെനിക്ക് പറയുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പരദൃഷ്ടിയിൽ ഇതിനെക്കുറിച്ച് പരച്ഛിദ്ര ദൃഷ്ടി എന്ന് പറയും, ഗീതയിൽ നമ്മൾ ഛിദ്രദൃഷ്ടി എന്ന് പറയും. മറ്റുള്ളവരിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്ന് നോക്കുക, എന്നിട്ട് അതിൽ നമ്മളെ വിലപിക്കുക, അതിനൊന്നും യാതൊരു കാര്യവുമില്ല. അപ്പോൾ ഇതിൽ തുടരുന്നതിന് ഒരാൾക്ക് എന്തൊക്കെയാണോ ആവശ്യം അത് സ്വീകരിക്കുക. അതിനനുകൂലമായ സാഹചര്യങ്ങൾ, അതിനനുകൂലമായ സാധനങ്ങൾ ഏതായാലും സ്വീകരിച്ച് മുമ്പോട്ട് പോകും. ഇതിനെല്ലാത്തിനെയും അതിജീവിക്കുന്നതാണ് തൻ്റെ പ്രബലമായ സംസ്കാരമെന്ന് കണ്ടുകഴിഞ്ഞാൽ പിന്നെ താൻ തുടരുന്ന ഒരു വഴിയോട് സത്യസന്ധത പുലർത്താതെ ആത്മാർത്ഥത പുലർത്താതെ അതിൽ തുടരുന്നതിൽ ഒരർത്ഥമില്ലെന്ന് സ്വയം മനസ്സിലാക്കിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് ആരും പറഞ്ഞുതരേണ്ടതായിരുന്നു. അങ്ങനെ ഒരാൾ ചെയ്യുന്നവർ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. മിഥ്യാചാരനായി ജീവിക്കുന്നതിനും അതാണ് നല്ലത് എന്ന് വിചാരിച്ച് വീഴ്ചകൾ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് കരകയറാൻ ശ്രമിക്കരുതെന്നല്ല, അതാണ് ആദ്യം പറഞ്ഞത്. അത് നമുക്ക് ശ്രമിക്കുന്നതിനുള്ള അവകാശമുണ്ട്. വീണ്ടും ഒരു സാധ്യതയുടെ പ്രതീക്ഷയുണ്ടെങ്കിൽ അല്ലെ എനിക്ക് കഴിയും വീണ്ടും ശ്രമിക്കാം എന്നൊരു പ്രതീക്ഷയുണ്ടെങ്കിൽ പരിശ്രമിക്കുക. പ്രതീക്ഷ അസ്തമിച്ചാൽ ഉപേക്ഷിക്കുക. ഇതാണ് ആധ്യാത്മികയോട് ഒരാൾക്ക് ചെയ്യാമെന്നുള്ള നീതീകരണം. ഇതാണ് ആത്മീയതയോട് ഒരാൾക്ക് നീതി പുലർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ എനിക്ക് വീഴ്ചകൾ സംഭവിച്ചു എന്ന് പറഞ്ഞ് വിലപിക്കേണ്ട കാര്യമില്ല, അതിജീവിക്കാൻ ശ്രമിക്കുക, മരണം വരെ ശ്രമിക്കുക. പക്ഷെ അത് സത്യസന്ധമായും ആത്മാർത്ഥമായും തന്നോട് നീതി പുലർത്തിക്കൊണ്ടായിരിക്കും. അത് സമൂഹത്തെ വഞ്ചിക്കാൻ വേണ്ടിയായിരിക്കുന്നു. മറിച്ചത് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഉപേക്ഷിക്കുക. ആരുപേക്ഷിക്കുന്നു അവരെ നമ്മൾ അംഗീകരിക്കുക. അവർ ശരിയായ മാർഗത്തിലാണ് അവർ സഞ്ചരിക്കുന്നത്, അവർക്ക് ബോധ്യം വന്നു. എങ്ങനെയാണോ ഒരാൾ ആധ്യാത്മികമായ മാർഗത്തിൽ തൻ്റെ വീഴ്ചകളെയെല്ലാം തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്, അതുപോലെ ഉത്തമമായ ഒരു വഴിയാണ് എങ്ങനെയാണ് ഒരാൾ തനിക്കിത് സാധ്യമല്ല എന്ന് കരുതുമ്പോൾ ഈ മാർഗത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നു. രണ്ടും ഉത്തമം തന്നെയാണ്, ഒന്നിനേക്കാൾ മറ്റൊന്ന് മോശമുണ്ട് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ, ഇതൊക്കെ ബാഹ്യമായ വേഷം കെട്ടലാണ് അല്ലെങ്കിൽ ആത്മീയതയെന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നിന്ന് കണ്ടുപിടിക്കേണ്ട ഒന്നാണ് എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകളിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ഇത് അവനവനെ തന്നെ പഠിക്കേണ്ട കാര്യമാണ്. സ്വയം വിലയിരുത്തൽ, ആ വിലയിരുത്തലിൽ സ്വയം മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ നോക്കി മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. സ്വയം വ്യാജനാകാതിരിക്കുക. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ തീരുമാനമെടുക്കുക, എന്താണ് ഇരിക്കുന്നവർക്ക് നാളെ കാണും ഇവിടെ. പെട്ടെന്നൊരു തീരുമാനമൊന്നും എടുക്കണ്ട. ഞാൻ ഒന്നിനെയും പ്രത്യേകിച്ച് പ്രോത്സാഹിപ്പിക്കുകയല്ല, ഉള്ള കാര്യം പറയുകയാണ്. കാര്യങ്ങൾ സത്യസന്ധമായി വസ്തുനിഷ്ഠമായി തന്നെ സംബന്ധിച്ചെങ്കിലും മനസ്സിലാക്കണം. മറ്റുള്ളവരെ സംബന്ധിച്ച് നമുക്കൊന്നും അറിയാൻ പറ്റില്ല. മറ്റൊരാളുടെ ഉള്ള അറിയാനുള്ള ശബ്ദവിശേഷം വല്ലതും നമുക്കുണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇന്ന് ആരായാലും അതില്ല. അതുകൊണ്ട് വേറൊരാളെ നോക്കിയിട്ട് അയാളെ 19 വർഷമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു, അതുകൊണ്ട് അയാൾ ആണ്, മറ്റേയാൾ 49-ാമത്തെ വർഷം കഴിഞ്ഞപ്പോൾ പോയി എന്ന് പറയുന്നതൊന്നും ഒരു കാര്യമില്ല. കാരണം ഈ മരങ്ങളെ കണ്ടിട്ടുണ്ട്, ചില മരം പച്ചയായിട്ട് നിൽക്കും ഒരു 19 വർഷം, പിന്നെ ഉണങ്ങിയാൽ അതുപോലെ ഒരു 50 വർഷം നിൽക്കും. അതുകൊണ്ട് വിലയിരുത്തരുത്, അതൊരു ജീവനുണ്ടെന്ന് വിലയിരുത്തരുത്, അങ്ങനെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആരും സ്വയം അഭിമാനിക്കേണ്ട കാര്യമില്ല. ഞാൻ 50 വർഷമായിട്ട് ആധ്യാത്മിക മാർഗത്തിലാണ്. എന്താ ഇതിനെ പിടിച്ചു നിർത്തുന്നത്? ആധ്യാത്മികതയാണോ അതോ മറ്റ് ഭൗതിക പ്രലോഭനങ്ങളാണോ? അവിടെ ഒന്ന് വിലയിരുത്തും. ഒരു നല്ല സുനാമി ഒന്ന് ഇതൊക്കെ പോട്ടെ, ഇവിടെ എത്ര പേര് കാണുമെന്നപ്പോൾ അറിയാം. നദീകട്ടറങ്ങളും ഇതെല്ലാം പോട്ടെ, ഇതൊരു മരുഭൂമിയാവട്ടെ, ഇവിടെ എത്ര പേര് ഇവിടെ കാണും? ഗുരുശേഷിക്ക് ശിഷ്യന്മാരെല്ലാം സ്ഥലം വിടും, ഗുരുവറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും. എന്നുവെച്ചാൽ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാട് മാറ്റണം. ഇത്രയും കാലം ആത്മാ തന്നെ കുറിച്ച് ചിന്തിച്ചിട്ട് പിന്നെ എന്തിനായി പരച്ഛിദ്രദൃഷ്ടി വരുന്നു? മറ്റുള്ളവരുടെ കാര്യം ചിന്തിക്കാൻ പോകുന്നു. അതുകൊണ്ട് നമ്മൾ ഒന്നിനെയും കുറ്റം പറയണ്ട, ഭക്തിയെ യോഗത്തെ ശാസ്ത്രത്തെയോ അന്യനെയൊന്നും ഈ കാര്യത്തിലൊന്നും കുറ്റം പറയണ്ട. ഗുരുവിനെയോ ഒന്നും അവിടെ അവനവന്റെ സംസ്കാരം അത് മറ്റുള്ളവർക്ക് അതിനനുകൂലമായി വന്നു കഴിഞ്ഞാൽ ഈ ഒരു മാർഗം ഇത് വളരെ ശ്രേഷ്ഠമാണ്, ദിവ്യമാണ്, മഹത്വമുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ ചോദിക്കുന്ന ശാസ്ത്രം രക്ഷിക്കുമെന്നും, സാക്ഷാത് ഭഗവാനെ രക്ഷിക്കാൻ കഴിയാത്തവരാണ് ശാസ്ത്രം രക്ഷിക്കുന്നത്. ആ ചോദ്യത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? സാക്ഷാത് സൃഷ്ടികർത്താവിനെ രക്ഷിക്കാൻ കഴിയാത്തവനെ ശാസ്ത്രം രക്ഷിക്കുമെന്ന് ചോദിക്കുന്നതിൽ എന്തെങ്കിലും വെച്ച് മൂഢമായൊരു ചോദ്യമുണ്ട്. ഭഗവാൻ തന്നെ എന്താ പറയുന്നത്? ദുഷ്ടന്മാരെ സംഹരിക്കുമെന്നാണ്, രക്ഷിക്കുമെന്നല്ല പറയുന്നു. പിന്നെയാണോ ശാസ്ത്രം രക്ഷിക്കുന്നത്? പിന്നെ ഈ ശാസ്ത്രം രക്ഷിക്കുമെന്നൊക്കെ ബാലിശമായ ചോദ്യങ്ങൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് നിങ്ങളെന്താ വീണ്ടും ചോദിക്കുന്നു? ഇനി രക്ഷിക്കാനാണെങ്കിൽ ഈ ലോകം മുഴുവൻ രക്ഷിക്കാനായിരിക്കും, ശിക്ഷിക്കാനാണെങ്കിൽ ലോകം മുഴുവൻ ശിക്ഷിക്കാനുമായിരിക്കും. അത് നമ്മൾ ശിക്ഷയും രക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറായിരുന്നാണ് ഈ വഴിക്ക് പോകുന്നവർ. അതുകൊണ്ട് ചുരുക്കം ഇതാണോ? അവനവനെ നോക്കി ജീവിക്കുക, പരച്ഛിദ്രം നോക്കി ജീവിക്കരുത്. ആർക്കൊക്കെ വീഴ്ച പറ്റുന്നു, ആർക്കൊക്കെ ഉയർച്ച വരുന്നു, ഇതൊന്നും നോക്കിയിട്ട് ഇതൊന്നും നമ്മളെ രക്ഷിക്കത്തില്ല, ഒന്നും രക്ഷിക്കത്തില്ല. ഈശ്വരൻ രക്ഷിക്കുന്നതും താൻ തന്നെ രക്ഷിച്ചാലേ ഉള്ളൂ. ഈശ്വരൻ രക്ഷിക്കുന്നു ബുദ്ധരേത് ആത്മനാത്മാനോ എന്ന് അതിൻ്റെ ഭഗവാൻ തന്നെ പറഞ്ഞത്. നീ നിന്നെ രക്ഷിച്ചാൽ ഞാനും നിന്നെ രക്ഷിക്കും. അല്ലാതെ ഈശ്വരൻ ആരെയും രക്ഷിച്ചതായിട്ട് കാണുന്നില്ല. അവനവനെ രക്ഷിക്കാൻ തയ്യാറാണ്. അപ്പം നമ്മൾ അന്തർമുഖമാകുക, നമ്മുടെ വഴിക്ക് പോവുക. മറ്റുള്ളവർ ഏത് വഴിക്ക് സഞ്ചരിക്കുന്നു എന്ന് ആരെ സംബന്ധിച്ചും അങ്ങനെ അവരെല്ലാം പൂർണ്ണരാണ്, എനിക്ക് ഈ ദോഷങ്ങളുണ്ടെന്ന് ആരെ സംബന്ധിച്ചും ചിന്തിക്കുന്നു. എല്ലാം ഇത് തന്നെയാണ്. വിവേകത്തിന്റെ പ്രയോജനം എന്താണെന്ന് ചോദിക്കും. നമ്മളീ പറയുന്നതാണ് വിവേകം എന്ന് പറയുന്നത്. വിവേകം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സീല് വെച്ചിരിക്കുന്ന ഒരു സാധനമൊന്നുമല്ല. നമ്മളീ ചിന്തിക്കുന്ന മുഴുവൻ വിവേകമാണ്. അപ്പോൾ ആ വിവേകം ആണ് നമ്മളീ പറയുന്നത്. ആ വിവേകം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ആ വിവേകത്തെ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തുക, അത്രയേ ഉള്ളൂ. എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത്? ഒരിക്കലും ബാഹ്യവേഷത്തിന് പ്രാധാന്യം കൊടുക്കാതെ അവനവന്റെ അന്തരാത്മാവിന് മാത്രം പ്രാധാന്യം കൊടുക്കുക. എന്നുവെച്ചാൽ അതിൽ നിന്നുകൊണ്ട് മുന്നോട്ട് നോക്കുക, ആധ്യാത്മികമായി മുന്നോട്ട് നോക്കുക. അല്ല, നമ്മൾ ഇത്ര വർഷം വേഷം കെട്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അത് അഴിച്ചു വയ്ക്കുന്നു, ഇതിനൊന്നും യാതൊരു അർത്ഥവുമില്ല. ശങ്കരാചാര്യർ പറഞ്ഞ ഇത്രയും കാലം മനസ്സിലാക്കിയിട്ട് അത് തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്ന് വെച്ചാൽ അതൊരു പോരായ്മ തന്നെയാണ്. എവിടെയെങ്കിലും പറയുന്നുണ്ടോ അണ്ണിന്റെ കാര്യം? സ്വന്തം കാര്യം പറയുന്നു. തന്നെ നോക്കുക, തന്റെ മനസ്സ്, തന്റെ സ്വരൂപം, ഈ വിഷയം ചർച്ച ചെയ്യുന്നു. എന്താ നോക്കിയിട്ട് കാര്യമില്ല. ഒരാളൊരു സുപ്രഭാതത്തില് ഈ വേഷം അഴിച്ചു വയ്ക്കുന്നു എന്ന് പറയും. അപ്പൊ നിങ്ങൾ അയാളെ തിരിച്ചറിയുന്നു എന്ന് കരുതുകയാണ്. ഇയാളെ ഞാനിപ്പൊ മനസ്സിലാക്കി എന്ന് തിരിച്ചറിയുകയാണ്. ഓ, അപ്പം വിലപിക്കുന്നു, യോഗ്യനായ മനുഷ്യൻ, ഈ വേഷം അഴിച്ചു വെച്ചല്ലോ. നമ്മുടെ ധാരണയാണ്. പക്ഷെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി എത്രയോ വർഷം മുമ്പേ ആ വേഷം അഴിച്ചതായിരിക്കും. നമ്മളറിയുന്നുണ്ടാകും. ഒരു വ്യക്തിയിൽ വരുന്ന ആ മാറ്റം എന്ന് പറയുന്ന ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്നതല്ല. നിങ്ങളാ വ്യക്തിയെ പോയിട്ട് പൂജിച്ചുകൊണ്ടിരുന്ന സമയത്തും അയാളുടെ വേഷം അഴിഞ്ഞഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് തിരിച്ചറിയുന്നുണ്ടോ? അപ്പൊ ആരാ വിഡ്ഢി? വിഡ്ഢിയാകുന്നവരാണ്. വിഡ്ഢിയാകുന്നത് പൂജിക്കുന്നവനാ വിഡ്ഢിയാകുന്നു, വിലപിക്കുന്നവൻ അവസാനം വിഡ്ഢിയായി മാറുന്നു. എന്തുകൊണ്ട്? അവൻ അത് നോക്കുന്നു, അന്യനെ നോക്കുന്നു. എന്നാണ് ആ ഒരു വ്യക്തിയിൽ വീഴ്ച സംഭവിച്ചതെന്ന് ആർക്കെങ്കിലും അറിയാമോ? എപ്പോഴാണ് അവന്റെ മനസ്സിനൊരു മാറ്റം വരുന്നത്? പിന്നെ ആ മാറ്റത്തിൽ നിന്ന് അവന് കയറാൻ കഴിയാതാകുന്നത്? അപ്പോൾ ബാഹ്യമായ വേഷം കൊണ്ടാണെങ്കിൽ അയാളപ്പോഴും ദിവ്യനാണ്. അപ്പോൾ ഇത്തരം വിലയിരുത്തലുകളിലൊന്നും യാതൊരു സത്യസന്ധതയില്ല. ഇതൊക്കെ ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും വൈകാരികമായി സമീപിക്കരുത്, വിവേകത്തോടുകൂടി സമീപിക്കണം. നമ്മൾ ധരിക്കല്ലോ ഒരാളെ കുറിച്ച്, ഇയാള് ശരിക്കുള്ള വിവേകത്തോടു കൂടിയിരിക്കുന്നു. ആ വിവേകമുള്ള ഒരാളിന് വീഴ്ച എങ്ങനെ സംഭവിച്ചു? ഇയാൾക്ക് വിവേകമുണ്ടെന്ന് നിങ്ങൾ എങ്ങനെ തീരുമാനിച്ചു? എങ്ങനെയാ തീരുമാനിക്കുന്നു? ആ ശരി, അയാളിൽ വീഴ്ചയെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ വീഴ്ചയുടെ ആദി എന്നാണ്? അതല്ലേ വിവേകത്തിന്റെ അവസാനം? അത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതുകൊണ്ട് ഇത് അന്ധകൂപ ന്യായം എന്ന് പറയും. അന്ധൻ കൂപത്തിൽ പതിക്കുന്ന പോലെയാണ്. അന്ധൻ കൂപത്തിൽ അന്ധൻ കുളത്തിൽ വീഴുന്നു, പൊട്ടക്കനിട്ട് വീഴുന്നു. അതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ട് വല്ല കാര്യമുണ്ട്? എന്താ വീണത്? അത് സഹജമാണ്, അന്ധൻ കിണറ്റിലെ വീഴത്തുള്ളൂ, ഏതസമയം വീഴാം. എന്തുകൊണ്ട്? അവൻ അന്ധനായതുകൊണ്ട്. വേറെ ഇവിടെ ഗവേഷണത്തിന്റെ ആവശ്യമൊന്നും. അതുപോലെ അത്തരം ദുർവാസകളും സംസ്കാരങ്ങളും പ്രബലമായിരിക്കുന്ന ഒരാള് ഇതിനെക്കുറിച്ച് ബാഹ്യമായി നമ്മൾ എന്തൊക്കെ ധരിച്ചു വെച്ചാലും ശരി, അയാൾക്ക് അത്തരത്തിലുള്ള ഒരു പതനം, ആ ജീവിതത്തിൽ നിന്നൊരു ഭ്രംശം, ഒരു ചുതി സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, നമ്മളത് തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ പറയുന്നതാണ്, അങ്ങനെ ഒരു വിവേകമുള്ളവൻ തെറ്റാമോ എന്നായിരിക്കും ചോദ്യം. അതിനെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അന്ധൻ കൂപത്തിൽ വീഴാമോ എന്നാ നിങ്ങളുടെ ചോദ്യം. നിന്റെ ഒരു സമാധാനം എന്താണ്? കണ്ണുള്ളവൻ വീഴത്തില്ല, അതാണ്. രണ്ടുപേര് സഞ്ചരിക്കുന്നവരാണ്, അതുകൊണ്ട് ഒരാൾ വീഴാൻ പാടില്ല എന്ന് പറയുന്ന അർത്ഥമുണ്ടോ? കണ്ണുള്ളവനും സഞ്ചരിക്കുന്നു, യാത്ര പോവുകയാണ്, അന്ധനും പോവുകയാണ്. അന്ധൻ കുഴിയെ വീഴും, കണ്ണുള്ളവൻ വീഴുന്നില്ല. അപ്പൊ അവൻ സഞ്ചരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ പറയണം അന്ധനും കാഴ്ചയുണ്ടെന്ന് പറയുന്ന എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല. അവൻ തപ്പിത്തടഞ്ഞാ സഞ്ചരിക്കുന്നത്, അന്ധതയോടുകൂടിയാണ് അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അവനെ തിരിച്ചറിയുന്നത് കണ്ണുള്ളവനെന്നാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് കുഴിയിൽ വീണു? അനന്തഭൂപൻ ന്യായം എന്ന് പറയുന്നു. വാസ്തവത്തിൽ അവനെ അറിയാവൂ തനിക്ക് കാഴ്ചയില്ലെന്ന്. ചിലർക്ക് അങ്ങനെ ഉണ്ടല്ലോ, കണ്ണിന് കുഴപ്പമൊന്നും കാണത്തില്ല, പക്ഷെ കാഴ്ച കാണത്തില്ല. ഞാൻ 20 വർഷമായി വേദാന്തം പഠിക്കുന്നു, വേദാന്തം പഠിപ്പിക്കുന്നു. എന്നുവെച്ചാൽ എനിക്ക് കണ്ണുണ്ടെന്നേ ഞാൻ അർത്ഥമുള്ളൂ, കാഴ്ചയുണ്ടെന്ന് അർത്ഥമില്ല. കാഴ്ചയുണ്ടെങ്കിൽ വീഴത്തില്ല, കാഴ്ചയില്ലെങ്കിൽ എത്ര കാലം സഞ്ചരിച്ചാലും എന്തെങ്കിലും കുഴി വീണം. പിന്നെ വീഴാതിരിക്കുന്ന ഒരു ഭാഗ്യം മാത്രം. ഇത്രയും കാലം അങ്ങനെ മുമ്പോട്ട് പോയി, എന്തോ ഒരു ഭാഗ്യം, മുമ്പോട്ട് പോയി വീഴുന്നു. ഇതാണ് വീഴ്ചയെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇതൊക്കെ മനസ്സിലാക്കാതെ അങ്ങനെ വിവേകമുള്ളവൻ പതിക്കുമോ എന്ന് ചോദിച്ചാൽ, വിവേകമുള്ളവൻ പതിക്കത്തില്ല. കണ്ണിന് കാഴ്ചയുള്ളവൻ വീഴത്തില്ല, അല്ലാത്തവൻ വീഴും. പിന്നെ ഇത്രയും കാലം സഞ്ചരിച്ചതോ തപ്പിത്തടഞ്ഞ് സഞ്ചരിക്കാമല്ലോ. അതുകൊണ്ട് അവനവനെ കുറിച്ച് ചിന്തിക്കുക, താനിപ്പോ അന്ധനാണോ കാഴ്ചയുള്ളവനാണോ? അന്ധനാണെങ്കിൽ ഏത് സമയവും തപ്പിത്തടഞ്ഞ് ഏതെങ്കിലും കുഴിയിൽ പോയി വീഴാം. കാഴ്ചയുള്ളവനാണെങ്കിൽ തനിക്ക് ഉറപ്പുണ്ട്, താൻ ഒരിക്കലും വീഴത്തില്ല. തന്നെ സംബന്ധിച്ച് തീരുമാനിക്കുക, മറ്റുള്ളവരെ സംബന്ധിച്ച് അവന് കണ്ണുണ്ട് അതുകൊണ്ട് കാഴ്ചയുള്ളവനാണ് അല്ലെങ്കിൽ കാഴ്ചയില്ലാത്തവനാണ് എന്നൊന്നും തീരുമാനിക്കാൻ പോകുന്നു. ആത്മനിഷ്ഠ, അതാണ് ഇതിനാവശ്യം. പിന്നെ ഈ മാർഗത്തിൽ സഞ്ചരിക്കുക, കാരണം അന്ധൻ തന്നെ. വഴിയിൽ കൂപമില്ലെങ്കിൽ വീഴുമോ? ഇല്ല. പൊട്ടക്കിണറ്റ് ഉണ്ടായതുകൊണ്ടല്ലേ അവൻ വീണത്, ഇല്ലെങ്കിൽ അവൻ തപ്പിത്തറഞ്ഞ് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അതാണ് സാഹചര്യങ്ങളെന്ന് പറയുന്നത്. സ്വയം അന്ധനാണ്, സാഹചര്യങ്ങൾ വന്നാൽ പതിക്കും, അത് പരീക്ഷിക്കാൻ പോകരുത്. പരിശു അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ട് അന്തർമുഖമായി മനസ്സിലാക്കി അന്ധതയെ മാറ്റി വിവേകത്തെ ആർജിച്ചു ആ വിവേകത്തിൽ പോകും. അപ്പോൾ കുഴികളിലൊന്നും വീഴാതിരിക്കാം, അതിന് വഴിയുണ്ട് വീഴാതിരിക്കാൻ. വീഴ്ച കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അതിന് കാരണം അന്ധതയാണ്, വിവേകമല്ല. അതിന് സീനിയറോ ജൂനിയറോ എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത്. അതൊക്കെ അർത്ഥശൂന്യമായ കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇനി ആവർത്തിക്കണ്ടല്ലോ. ഒരു മണിക്കൂർ പോയി. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. വേണമെങ്കിൽ അടുത്ത ദിവസം ആവർത്തിക്കാം, എനിക്ക് പ്രയാസമൊന്നുമില്ല. അങ്ങനെയുണ്ട്, അന്ധന്റെ കണ്ണിൽ ടോർച്ചടിച്ചിട്ട് വല്ല കാര്യമുണ്ട്? അവിടെയും പ്രയോജനമൊന്നുമില്ല. സസന്യാസമായ ആത്മജ്ഞാനത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ കഴിഞ്ഞ ചോദ്യം പോലെ തന്നെ ഇവിടെ യദേവ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മയ ആത്മാ സർവാന്തര സ്തമ്യ വേജക്ഷ വീണ്ടും അതേ ചോദ്യം ചോദിക്കുന്നു, പുതിയൊരാണ്. അതിനെക്കുറിച്ച് ആദ്യം ഒരു ചെറിയ സംശയം. കിം ഉഷസ്ത കഹോലാഭ്യം ഏകാത്മാ പൃഷ്ഠ കിംബാ ഭിന്നോ ആത്മാനോ തുല്യലക്ഷണവും. ഇവിടെ ഈ രണ്ടുപേരും ചോദിക്കുന്ന ഒരാത്മാവിനെ കുറിച്ചാണോ, വ്യത്യസ്ത സ്വഭാവമുള്ള രണ്ടാത്മാവിനെ കുറിച്ചാണോ? അങ്ങനെ മുമ്പ് പലരും ധരിച്ചിരുന്നു, അതല്ല എന്ന് ഭാഷ്യകാരൻ പറയുന്നു. ഭിന്നവിധി യുക്തം പ്രശ്നയൂർ അപുനരുത്വത്വ ഉപപത്തേഹി. ഇവിടെ രണ്ട് ചോദ്യം വന്നിരിക്കുന്നതുകൊണ്ട് രണ്ടാത്മാവിനെ കുറിച്ച് ചോദിക്കുകയാണെന്നാണെങ്കിലോ യദി ഏകാത്മാ ഉഷസ്ത കഹോല പ്രശ്നയോർ വിവക്ഷിത തത്ര ഏകീയനൈവ പ്രശ്നേന അധിക തത്വ തദ് വിഷയോ ദ്വിതീയ പ്രശ്നോ അനർത്ഥസ്യ. ഒരേ ഒരു ആത്മാവാണ് ഇവിടെ സംബന്ധിച്ചാണ് ചോദിച്ചിരുന്നെങ്കിൽ ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് കാര്യം മനസ്സിലായി, പിന്നെ രണ്ടാമതെന്തിനാണ് വീണ്ടും ചോദിക്കുന്നു? രണ്ടിടത്തും ഒരേ ആത്മാവിനെ കുറിച്ച് പറയണമെങ്കിൽ ആദ്യം ഒരാൾ ചോദിച്ചു മനസ്സിലായില്ല, പിന്നെ വേറെ ആളും ഇതിനെ ചോദിക്കുന്നു. എന്നുവെച്ചാൽ അർത്ഥവാദ രൂപത്വം ബാക്കി ഇതൊക്കെ സ്തുതിപരമാണ് എന്ന് പറയുന്നത് ശരിയല്ല. തസ്മാൻ ഭിന്നോ ഏതോ ആത്മാവനോ, അതുകൊണ്ട് ഇവിടെ രണ്ടാത്മാവിനെ കുറിച്ച് ചോദിക്കുന്നു. ക്ഷേത്ര പരമാത്മാഖ്യവും, ഒന്ന് ക്ഷേത്രജ്ഞനാണ് മറ്റൊന്ന് പരമാത്മാവാണ് എന്നെല്ലാം ക്യജിത് വ്യാചക്ഷതേ വൃത്തികാരൻ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്നാൽ ശരിയല്ല. തേ ഇതി പ്രതിജ്ഞാന എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നതുകൊണ്ട് യശത്തെ ആത്മീയതി പ്രതിവചന പ്രതിജ്ഞാതം ഉറപ്പിച്ചു പറയുന്നു. യശത്തെ ആത്മാ സർവാന്തര എന്ന് മറുപടിയിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. എന്നുവെച്ചാൽ ഏകസ്യ കാര്യകരണ സംഘാതസ്യ ദോ ആത്മാനു ഉപപദ്യേത്തെ. ഒരു കാര്യകരണ സംഘാതം എന്ന് വെച്ചാൽ ഈ ഒരു ശരീരം, ഇതിനകത്ത് രണ്ടാത്മാവ് എങ്ങനെയിരിക്കും? അതിന് വല്ല പ്രേതവും ബാധിക്കേണ്ടി വരും. നേരത്തെ പറയുന്ന ഗന്ധർവൻ കയറി കൂടിയാലേ പറ്റും. അല്ലാതെ ഇതിനകത്ത് രണ്ടാത്മാവ് വരത്തില്ല. ഏകോ ഹി കാര്യകരണ സംഘാതി ഏകേന ആത്മനാത്മ ഭവാൻ. അത് സ്വാനുഭവത്തെക്കുറിച്ച് പറയുന്നു. ഞാൻ എന്നെ ഇവിടെ ഏകനായി അറിയുന്നു. ഇവിടെ രണ്ട് ഞാനെന്നുള്ള എനിക്ക് അനുഭവം ഉണ്ടോ? ഇല്ല. എന്റെ സ്വരൂപ ഏകമാണ്, തർക്കമുള്ള കാര്യങ്ങളല്ല. എന്നുവച്ചാ വിഷസ്തസ്യ അന്യ കഹോലസ്യ അന്യോ ജാതിതോ ഭിന്ന ആത്മാഭവതി. രണ്ട് തരത്തിലുള്ള വിഷസ്തനൊരാത്മാവ്, കഹോലനു വേറൊരാത്മാവ്, അങ്ങനെ രണ്ട് തരത്തിലുള്ള ആത്മാവ് അതൊന്നുമില്ല. എല്ലാവരുടെയും അനുഭവം എന്താണ്? അഹമഹം. അനുഭവം ഏകരൂപത്തിലാണ്. ദയോര് അഗൗണത്വ ആത്മത്വ സർവാന്തരത്വ അനുഭവത്തെ. രണ്ടെണ്ണം വന്നു കഴിഞ്ഞാൽ ഒന്ന് മുഖ്യം മറ്റൊന്ന് ഗൗണം, അങ്ങനെ സംഭവിക്കും. രണ്ടും അഗൗണം, അത് പറ്റത്തില്ല, രണ്ടും മുഖ്യമാകത്തില്ല. പിന്നെ എന്താണ് ആത്മാ, രണ്ടും സ്വരൂപമാകത്തില്ല. സർവാന്തരത്വം, ഇതൊന്നും ശരിയാകത്തില്ല. ഓരോരുത്തർക്കും ഓരോ ആത്മാവ്, അത് ശരിയാകത്തില്ല. അങ്ങനെ ഓരോന്നിനും ഓരോ വിശേഷത വരും. ഒന്ന് വളരെ കേമമായ ആത്മാവ്, ഒന്ന് മോശമായ ആത്മാവ്, ഇങ്ങനെയെല്ലാം വരും. ഇദ്ദേഹം അഗുണം ബ്രഹ്മ അദ്വയോര് ഇതരേൺ അവശ്യം ഗുണേന ഭവദവ്യം. അതുകൊണ്ട് എന്താണ്, അഗുണമായ ബ്രഹ്മമാണ്, മറ്റൊന്ന് ഗുണമാവുന്ന മുഖ്യം, മറ്റൊന്ന് ഗുണം, ഇങ്ങനെയെല്ലാം വരുന്നു. തഥാ ആത്മത്വം സർവാന്തരത്വം ച. അപ്പോൾ ആത്മത്വം സംഭവിക്കത്തില്ല, സർവാന്തരത്വം സംഭവിക്കത്തില്ല. അതുകൊണ്ട് ഒരു ശരീരത്തിൽ രണ്ടാത്മാവോ, രണ്ട് ശരീരത്തിൽ രണ്ടാത്മാവോ, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. സർവാനുഭവം ഏകരൂപത്തിലാണ്, അഹമഹം ഒന്നാണ്. വിരുദ്ധത്വ പദാർത്ഥാനാം, ഇവിടെ അങ്ങനെ തീർച്ച കഴിഞ്ഞാൽ ഇവിടെ വിരുദ്ധാർത്ഥത്തെ കൽപ്പിക്കേണ്ടി വരും. ദൈവ സർവാന്തരം ബ്രഹ്മ ആത്മാ മുഖ്യ ഇതരേണ അസർവാന്തരേണ ആത്മന അമുഖ്യന അവശ്യം ഭവതി. ഒന്ന്, ഒരു സർവാന്തരമായ ആത്മാവിനെ ഒന്നിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അന്യം, അത് വേറെയാവും, അത് അമുഖ്യമാവും. തസ്മാദേകസൈവ ദ്വിശ്രവണം വിശേഷ വിവക്ഷ. അതുകൊണ്ട് ഒരേ ആത്മാവിനെ തന്നെ ഇവിടെ വീണ്ടും പറയുന്നത് എന്തോ പ്രത്യേകമായ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. യത്തുപൂർവോക്തിന് സമാനം തിരിയെ പ്രശ്നാന്തര യുക്തം താവത് മാത്രം പൂർവസൈവ അനുവാദ തസൈവ അനുഗ്രഹ കശ്യത് വിശേഷ ഭക്തവീതി. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം, മുമ്പ് ചോദിച്ചതും ഇപ്പൊ പറയുന്നതും എല്ലാം ഒരേ ഒരു ആത്മാവിനെ കുറിച്ചാണ്, ഒരേ ഒരു ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. അത് മുമ്പ് പറഞ്ഞ അതിനെ ഒന്നുകൂടി ഏറ്റു പറയുന്നു, അതിൻ്റെ തന്നെ അനുവാദം അതിനേറ്റു പറയുന്നു. എന്തിനങ്ങനെ പറയുന്നു? ഒരിക്കൽ പറഞ്ഞ ആത്മാവിനെ വീണ്ടും പറയുന്നത് കശ്യത് വിശേഷ ഭക്തി, എന്തോ വിശേഷിച്ച് പറയണം. അതല്ലേ നമ്മൾ ഓരോ തവണയും ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓരോരോ സംശയങ്ങൾ മാറുന്നു. അറിഞ്ഞ കാര്യങ്ങൾ വിസ്മൃതിയിലേക്ക് പോകുന്നു, അത് വീണ്ടും സ്മരണയിലേക്ക് വരുന്നു. പ്രയോജനമുണ്ട്. ഒരിക്കൽ പറഞ്ഞതായിരിക്കും വീണ്ടും എന്തിനു പറയുന്നു എന്ന് ചോദിക്കുന്നത്. ആ ഒരിക്കൽ പറഞ്ഞത് കേട്ടത് ഇപ്പം നിന്റെ മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തുത്തരം പറയും? ഞാൻ 10 വർഷം കൊണ്ട് ഇത് കേൾക്കുന്നു, എന്താ 10 വർഷം കൊണ്ട് കേട്ടത് നിന്റെ മനസ്സിൽ ഉണ്ടോ? കേട്ടെന്ന് പറയുന്നത് ശരിയാണ്, പക്ഷെ എന്ത് കേട്ടെന്ന് പോലും അറിയത്തില്ല. 10 വർഷം പോട്ടെ, 10 മിനിറ്റ് മുമ്പ് പറഞ്ഞ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാവിളിക്കും. അപ്പോ അവിടെയാണ് അതിൻ്റെ ആവശ്യം. കാരണം കേൾക്കുന്നു, അത് അതിനൊരു വഴിയുണ്ട്, വിസ്മൃതി എന്ന് പറയുന്ന വഴിയിലേക്ക് അതങ്ങ് പോകും. വീണ്ടും കേൾക്കുമ്പോൾ ഇത് മുമ്പ് കേട്ടതാണല്ലോ, അപ്പോഴാ ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞാൽ അതുവരെ അത് അജ്ഞേയമായിരുന്നു. അതുകൊണ്ടാണ് ഇതിൻ്റെ ആവശ്യം വരുന്നത്. പുതിയതായി എന്തെങ്കിലും കാര്യം നമ്മൾ പറയുന്നുണ്ടോ? പക്ഷേ ഓരോ കാര്യം പറയുമ്പോഴും എന്തോ പുതുമയുള്ളതുപോലെ തോന്നുന്നു. അപ്പോൾ അത് ആവശ്യമുണ്ട്, അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ട്, ഇത് ആവർത്തിക്കേണ്ട ആവശ്യമുണ്ട്. സ്മൃതിഭ്രംശ ബുദ്ധിനാശോ പറഞ്ഞില്ലേ? ബുദ്ധിനാശം എന്ന് പറയുന്നത് ഏത് സമയം സംഭവിക്കാം, വിവേകനാശം. എന്തുകൊണ്ട്? സ്മൃതിഭ്രംശം കൊണ്ട് അത് സംഭവിക്കാം. സ്മൃതിഭ്രംശം വരുന്നു, സംസ്കാരം വളരെ പ്രബലമായി ദൃഢമായി വരുമ്പോൾ വിവേകം അതിന് വഴിമാറിക്കൊടുക്കും. അപ്പോൾ അതനുസരിച്ച് എന്ത് വിവേകമാണോ ആർജിച്ചിരിക്കുന്നത്, അത് സംസ്കാരം വിവേകത്തെ കീഴ്പ്പെടുത്താമോ എന്ന് ചോദിച്ചാൽ ഏതിനാണ് അവിടെ പ്രാബല്യം? സംസ്കാരത്തിനാണെങ്കിലും വിവേകം പോകും. അതുകൊണ്ടാണ് വിവേകത്തെക്കുറിച്ച് പറയുന്നത് ദൃഢബോധം. വിവേകം ദൃഢമായ സംസ്കാരം വഴി മാറിക്കൊടുക്കും, വിവേകത്തിൻ്റെ വഴിക്ക്. അതാണ് ഈ രണ്ട് വഴി. ഒരാൾ ആ സത്യത്തിൻ്റെ മാർഗത്തിൽ തന്നെ പോകും, വ്യതിചലിക്കാതെ. ഒരു കാപട്ടിയും ഉണ്ടാകും, മറ്റൊന്നിനും വേണ്ടിയല്ല. എന്തുകൊണ്ടാണ് അയാൾക്ക് സ്മൃതിഭ്രംശം സംഭവിക്കുന്നില്ല? അപ്പൊ വിവേകം രക്ഷിക്കുമോ എന്നാ ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കും? ഞാൻ 25 കൊല്ലമായിട്ട് വേദാന്തം പഠിക്കുകയാണ്. ചോദിക്കാനുള്ളതാണ്. 25 കൊല്ലം വേദാന്തം പഠിക്കുന്ന തനിക്ക് സ്മൃതി ഭ്രംശമുണ്ടോ? സ്മൃതി ഭ്രംശമുണ്ടെങ്കിൽ ഇത് 25 വർഷമായിട്ട് താൻ ഒന്നും നേടിയിട്ടില്ല. പോത്തിന് വേദം ഓതുന്നത് പോലെയുള്ളു, അതൊന്നും നേടിയില്ല. അപ്പോൾ നിനക്ക് ബുദ്ധിനാശം സംഭവിക്കാം, അതാർക്ക് സംഭവിക്കാം? ചിലപ്പോൾ അത് ഒരു നിമിഷമായിരിക്കും, അത് വിവേകദാർഢ്യം വരുന്നത് ഇത്രയും കാലം ഒന്നും അപേക്ഷിക്കത്തില്ല. എന്നാൽ ഉറപ്പായിട്ടും അവന് ബുദ്ധിനാശം സംഭവിക്കത്തില്ല. അതുകൊണ്ടാണ് ഇന്നും ഇതിങ്ങനെ നിലനിന്ന് പോകുന്നത്. ഈ വിദ്യ സമൂഹം മുഴുവൻ ഇത് സ്വീകരിച്ച് ആദരിച്ച് ബഹുമാനിച്ചിട്ടാണോ? അല്ല, അപൂർവം വ്യക്തികളിൽ ഇത് നിലനിൽക്കുന്നുകൊണ്ടാണ്. മനുഷ്യാണാം സഹസ്രേഷം ബഹുവിനാം ജന്മനാം അന്തേ എന്ന് പറഞ്ഞ് അപൂർവ സ്ഥലങ്ങളിൽ ഇങ്ങനെ പ്രകാശിക്കുന്നു, മറവില്ല. അല്ലാതെ ബഹുഭൂരിപക്ഷം ഇതിനെ സ്വീകരിച്ചുകൊണ്ടല്ലോ. അതുകൊണ്ടാ സ്മൃതിഭ്രംശം വരുന്നത് കൊണ്ട് അവിടെ വിവേകദാർഢ്യം ആവശ്യമാണ്. വിവേകം എന്ന് മാത്രം പറഞ്ഞാൽ പോരെ, പറയുന്നു ഒന്ന് കേൾക്കുന്നു ഒന്ന്, എന്നിട്ടാണ് പറയുന്നത് എനിക്ക് വിവേകമുണ്ടെന്ന്. പറയുന്നത് കേൾക്കുന്നുകൂടിയും പിന്നെ അതിന്റെ വിവേകമുണ്ടാകും. അതുകൊണ്ട് ഇവിടെ പറയുന്നു എന്താണ്, വീണ്ടും വിശേഷമായി കാര്യങ്ങൾ മനസ്സിലാക്കണം, വിവേകദാർഢ്യം ഉണ്ടാകണം, അല്ലെങ്കിൽ സ്മൃതിഭ്രംശം വരും, ബുദ്ധിനാശം വരും, പിന്നെ എന്താണ് പ്രണശ്യതി, നാശം വരും. അപ്പോൾ നാശത്തെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും വിശേഷിച്ച് വിശേഷിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ചിലപ്പോൾ മുമ്പ് പറഞ്ഞതായിരിക്കും, ചിലപ്പോൾ മുമ്പ് പറയാത്തതായിരിക്കും, ചിലപ്പോൾ മുമ്പ് പറഞ്ഞ് നമ്മൾ ഗ്രഹിക്കാത്തതായിരിക്കും, ചിലപ്പോൾ മുമ്പ് പറഞ്ഞു പക്ഷേ നമ്മൾ വിശേഷിച്ച് ഗ്രഹിക്കാത്തതായിരിക്കും, അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ് ഗ്രഹിച്ചത് നമ്മൾ വിസ്മരിച്ചതായിരിക്കും. പല രീതിയിലും വരാം. കപ്പിന് രസവിശേഷം ഇവിടെ എന്താ വിശേഷിച്ച് പറയുന്നത്? ഉച്ചതേ പൂർവസ്മിൻ പ്രശ്നെ അസ്ഥി വ്യതിരിക്കാത്മായസ്യായും സപ്രയോജക ബന്ധവുക്തൈലി. ഇവിടെ ഈ സന്ദർഭത്തിലേക്ക് ഇനി വരുന്നു, പറയുന്നു മുമ്പ് എന്താ പറഞ്ഞത്? ഒരാത്മാവുണ്ടെന്ന് പറഞ്ഞു, അതിന് ബന്ധനം വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു, സപ്രയോജകമായി കർമ്മങ്ങൾ എങ്ങനെയാണ് അതിനെ സംസാരത്തെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. ദ്വിതീയേതു തസ്യൈവ ആത്മനാശനായാദി സംസാര ധർമ്മ അതീതത്വം വിശേഷം. ഇവിടെ പറയുന്നു സംസാരം എങ്ങനെയെന്ന് പറഞ്ഞു, ഇവിടെ പറയുന്നു എങ്ങനെയാണ് അത് അശനായ പിപാസ തുടങ്ങിയ സംസാര ധർമ്മങ്ങൾക്ക് അതീതനായിരിക്കുന്ന എങ്ങനെയാണെന്ന് പറയുന്നു. അത് അങ്ങനെ ചില വിശേഷതകൾ പറയുന്നു. എങ്ങനെ മുക്തനായിരിക്കാം അത് പറയുന്നു. എന്തുകൊണ്ട് അവൻ ബദ്ധനാകുന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്, ഇവിടുത്തെ ചർച്ച ചെയ്യുന്നതാണ്. ഇന്നത്തെ നമ്മുടെ ചോദ്യം അതാണ്, ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് അവൻ മുക്തനാകുന്നു? പിന്നെ എങ്ങനെ അവൻ, എന്തുകൊണ്ടവൻ ബദ്ധനാകുന്നു, എങ്ങനെ അവൻ മുക്തനാകുന്നു? അതിന്റെ ഭാഷകാരൻ ഇവിടെ പറയുന്നു, അത് ആവർത്തിച്ച് പറയേണ്ടി വരും, കേൾക്കേണ്ടി വരും, അവന്റെ ബോധത്തിൽ അവന് വിവേകം ദൃഢമാകേണ്ടി വരും. ഇതല്ലാതെ വരെ വഴിയില്ല. യത് വിശേഷ പരിജ്ഞാന സന്യാസ സഹിത പൂർവോക്താ ബന്ധന വിശേഷം. അതുകൊണ്ട് ഇവിടെ പറയുന്നു നിങ്ങൾക്ക് അങ്ങനെ ഒരു വിമുക്തി ആവശ്യമുണ്ടെങ്കിൽ സന്യാസസഹിതമായ ബോധം വേണം, സന്യാസത്തോടുകൂടിയ ബോധം വേണം. ആ ബോധം കൊണ്ടേ പറ്റും. ബോധമുണ്ടായി ഞാൻ മുക്തനായില്ലെന്ന് പറഞ്ഞാൽ അവിടെ സന്യാസം ഉണ്ടായില്ല എന്നത്. അപ്പോൾ ഒരാൾ പറയണു 10-15 വർഷം മുമ്പ് അയാളെ സന്യാസിച്ചാണ് എന്നാണ്. പിന്നെ എന്ത് സംഭവിച്ചു? ഇപ്പൊ സന്യാസത്തെ ഉപേക്ഷിച്ച്. ഗീതയിൽ നമ്മൾ ഇവിടെ പറഞ്ഞു, ന്യാസ ശബ്ദസ്തു എന്ന നിക്ഷേപാർത്ഥ ത്യാഗാർത്ഥ അവിടെ വളരെ വിശദമായി ചർച്ച ചെയ്താണ്. ഈ പറഞ്ഞതുപോലെ സ്മൃതിഭ്രംശം, അതുകൊണ്ടാണ് വീണ്ടും ചോദിക്കും. 20 വർഷം മുമ്പായാലും സന്യാസം സ്വീകരിച്ച്, ഇപ്പൊ സന്യാസത്തെ ഉപേക്ഷിച്ച്. സന്യാസം എന്ന് പറയുന്നത് സ്വീകരിക്കാനോ ഉപേക്ഷിക്കാനോ പറ്റിയ സാധനമല്ല. പിന്നെ അയാൾ എന്താ സ്വീകരിച്ചത്? പെയിന്റാ സ്വീകരിച്ചത്. അത് കഴുകിക്കളഞ്ഞാൽ പോകും, അതിന് സന്യാസം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഏഷ്യൻ പെയിന്റ്, ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള പെയിന്റുകളുണ്ട്. ആ പെയിന്റ് സ്വീകരിച്ചിട്ട് സന്യാസം എന്ന് പറഞ്ഞാൽ അതില്ല. അത് എന്താണ്? ത്യാഗാർത്ഥമാണ്, നിക്ഷേപാർത്ഥമല്ല. അപ്പം എന്താണ് സന്യാസം എന്ന് പറയുന്നത്? എന്താണ് ത്യാഗം? അതിവിടെ പറയും. അത് ആ വിവേകം കൊണ്ട് സംഭവിക്കുന്ന ത്യാഗം എന്ന് പറയും. അതാണ് ഇവിടുത്തെ ത്യാഗം. ഒരാശ്രമത്തിൽ ചെന്ന് അവിടെ വലിയ കെട്ടിടങ്ങളും വീടും കാറും ഫോണും ഒക്കെ ഉണ്ട്, എന്നാൽ പെയിന്റ് അടിച്ച് കൂടെ കൂടി കഴിയാൻ ജീവിതം കഴിയുമെന്ന് വിചാരിക്കുന്നതല്ല സന്യാസം. ആ സന്യാസത്തെ കുറിച്ചെന്ന് പറയുന്നു. ഇതൊന്നും എന്നെ കൊണ്ട് ആവശ്യമില്ലാതെ പറയുകയാണ്. ഓരോ ചോദ്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് അപ്പൊ ഇവിടെ പറയുന്ന എന്താണ്? സന്യാസ എന്ത് വിശേഷ പരിജ്ഞാന സന്യാസ സഹിതാ പൂർവോക്താ ബന്ധന പറയുന്നു. സന്യാസ സഹിതമായ ജ്ഞാനം, അത് അർത്ഥമുള്ള ജ്ഞാനമാണ്. അതുകൊണ്ട് എങ്ങനെയാണ് വിമോചനം? അതിനെയാണ് അടുത്ത് വിശദീകരിക്കുന്നത്. അപ്പോൾ അവിടെ സന്യാസത്തെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്യും. തസ്മാ പ്രശ്ന പ്രതിപനുരേഷ തേ ആത്മാ ഇത്യേവ ഇത്യേവ അന്തയോഹോ തുല്യാർത്ഥത ഏവ. അതുകൊണ്ട് ഇവിടെ ചോദ്യോത്തരങ്ങളിൽ പറയുന്ന ഒരേ തത്വത്തെ സംബന്ധിച്ചാണ്, പക്ഷെ വിശേഷതയുണ്ട്. അതാണ് നമ്മൾ തുടക്കം മുതൽ ഇതുവരെ എത്ര വർഷമായി തന്നെ എനിക്ക് കൃത്യമായ കണക്കില്ല, അതിനു മുമ്പ് നമ്മളിതൊക്കെ കേട്ടുകൊണ്ടിരുന്നു, പറഞ്ഞും കേട്ടു വരുന്നു. ഒരേ ഒരു കാര്യം തന്നെയാണ് പറയുന്നത്, പക്ഷെ ഓരോ സമയവും ഓരോ നിമിഷവും അതിനൊരു വിശേഷതയുണ്ട്. ഓരോ നിമിഷം കൊണ്ട് ഒരു വിശേഷത, ഒരു പുതുമയുണ്ട്. അത് എന്താണ്? ആ നമ്മളെ ആ സ്മൃതിഭ്രംശത്തിൽ നിന്ന് അത് ഉണർത്തുന്നു. ആ സ്മൃതിഭ്രംശം ഭ്രംശമായി തന്നെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ തീർന്നു, അതോടുകൂടി തീർന്നു. അതുകൊണ്ട് ഇവിടെ തുല്യാർത്ഥത രണ്ടിടത്തും പറയുന്ന ഒരു കാര്യം തന്നെയാണ്, പക്ഷെ ചില വിശേഷതകൾ പറയുന്നു. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. തന്നെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ മറ്റാരെങ്കിലും സന്യാസത്തെ കുറിച്ചോ മോക്ഷത്തെ കുറിച്ചോ ഒന്നുമല്ല പറയുന്നതെന്ന് എത്രയോ തവണ നമ്മൾ പറഞ്ഞു. പിന്നെന്തിനാണ് നമ്മൾ മറ്റുള്ളവരുടെ ബന്ധമോക്ഷങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്? അതാവശ്യമല്ല. പറഞ്ഞു വരുമ്പോൾ എനിക്ക് ചൊറിഞ്ഞു ചൊറിഞ്ഞു വരികയാണ്. കാരണം എത്രയോ തവണ പറഞ്ഞ കാര്യം വീണ്ടും ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. അതേ കാര്യം തന്നെ, ഒരു കാര്യമില്ല. അവനവനെ കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ചിട്ട് സമയവും ആയുസ്സും എല്ലാം കളഞ്ഞു. നിന്നു കഥം ഏകസീവ ആത്മനോ അശനായ അതീതത്വം തദ്വത്വം ചെയ്ത് വിഷയത്തിലേക്ക് വീണ്ടും വരുന്നു. ശരി, ഒരേ ഒരു തത്വത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അദ്വൈത തത്വത്തെ സംബന്ധിച്ച് മുഖ്യമായൊരു ഭാഗം. പക്ഷെ നമ്മൾ ചർച്ച ചെയ്തതാണ്. നമ്മൾ സാധാരണ പലപ്പോഴും ചർച്ച ചെയ്യുന്ന വരികൾ വിട്ടിട്ടായിരിക്കും. എന്നിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലിരിക്കുന്ന ആശയങ്ങളും കടന്നു വരും. അത് ചിലപ്പോൾ ആ വരികളിൽ കാണത്തില്ല. നമ്മൾ പലതവണ ചർച്ച ചെയ്ത കാര്യം ഇപ്പോൾ വരികളിലൂടെ വരികയാണ്, ഭാഷ്യകാരൻ്റെ വാക്യങ്ങളിലൂടെ വരുന്നു. എന്താ നമുക്ക് പുതിയ വിഷയമുണ്ട്? കഥം ഏകസൈവ ആത്മനോ അശ്വനായ അദ്വൈതത്വം തദ്വത്വം ചെയ്ത് എങ്ങനെ പറയാൻ പറ്റും? ഒരേ ഒരു ആത്മാവ് അവന് അശ്വനായ അതീതം എന്ന് പറയുന്നു, തദ്വത്വം അതൊക്കെ ഉള്ളതെന്നും പറയുന്നു, സുഖിയാണ് ദുഃഖിയാണെന്ന് പറയുന്നു, പിന്നെ ഇതൊന്നും ഇല്ല എന്ന് പറയുന്നു. ഇത് രണ്ടും പറയുന്നുണ്ടല്ലോ. വിരുദ്ധ ധർമ്മ സമവായത്വം, വിരുദ്ധ ധർമ്മ ചേർച്ച, അതെങ്ങനെ വരുമെന്ന്? താൻ സുഖിയും ദുഃഖിയുമാണ്, താൻ ആനന്ദ സ്വരൂപനാണ്, മുക്തനാണ്. ഇതെങ്ങനെ പറയും? എന്നാ പരിഹൃതത്തെ പറയുന്നു. അത് പറയുന്നു. ഇത് പല സന്ദർഭത്തിൽ പല രീതിയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ ഈ പറഞ്ഞ സ്മൃതിഭ്രംശം, അതുകൊണ്ടാണ് നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം പരിഹൃതമാണിത്. ഇതൊക്കെ നമ്മൾ ഭഗവത്ഗീതയിൽ ചർച്ച ചെയ്തതാണ്. നാമരൂപ വികാര കാര്യകരണ ലക്ഷണ സംഘാതുപാധി ഭേദ സമ്പർക്ക ജനിത ഭ്രാന്തി മാത്രം ഹി സംസാരിത്വമിത്യ അസകൃത അപൗജാമ ദേഷ്യം എന്ന് പറയുകയാണ്. ഒരു നീണ്ട സെന്റൻസ്. എത്രയോ തവണ ഞാനിത് പറഞ്ഞാണ് വീണ്ടും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉദ്ദേശ്യം വരാതിരിക്കുമോ? പറയും, നാമരൂപ വികാര കാര്യകരണ ലക്ഷണ സംഘാതോപാധി ഭേദ സമ്പർക്ക ജനിത ഭ്രാന്തി മാത്രം ഈ സംസാരിത്വം വ്യത്യാസ അപോചാമ. അതായത് ചുരുക്കി പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ പരത്തി പറയാം എന്നാണ് ഭാഷകാരന്റെ നിലപാട്. പരിഹൃതത്വ പ്രശ്നങ്ങൾക്ക് സമാധാനം വന്നു കഴിഞ്ഞതാണ്. എത്ര പറഞ്ഞാലും അത് മാറത്തില്ല. നായുടെ വാല് കുഴലിട്ട് കഴിഞ്ഞാലും എത്ര വർഷം അതിനെ കുഴലിലിട്ടിട്ട് അതിന് പഞ്ചകർമ്മം കൂടെ ചെയ്താലും ശരി, അത് വളഞ്ഞു തന്നെയിരിക്കും, മാറ്റം വരും. അതതിൻ്റെ സ്വഭാവമാണ്. അതുപോലെ പരിഹൃതമാണിത്. വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും. എത്രയോ തവണ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത നാമരൂപ വികാര കാര്യകരണ ലക്ഷണ സംഘാതി ഉപാധി. നാമരൂപ വികാരങ്ങൾ കാര്യകരണ സംഘാതം ആണ്. പറഞ്ഞപ്പോ തന്നെ അവൻ വന്നു. പറയും പ്രത്യക്ഷ ദൃഷ്ടാന്തം എന്ന് പറയും. കാരണം ആൾക്കാർ പറയുമല്ലോ, പണ്ടൊക്കെ പിന്നെ പിന്നെ, ഇപ്പൊ ദൈവം കയ്യോടെ കൊടുക്കുന്നു. അതുപോലെ നാമരൂപ വികാര കാര്യകരണ ലക്ഷണം, അതാണ് കാര്യകരണം എന്ന് പറയുന്നത്. നാമരൂപ വികാരങ്ങളാണ് കാര്യകരണങ്ങൾ. കാര്യമായ ശരീരം, കർണങ്ങൾ, ഇതെല്ലാം നാമരൂപ വികാരങ്ങളാണ്. നാമമായും രൂപമായും നമുക്ക് അനുഭവപ്പെടുന്ന വികാരങ്ങളാണ്, പരിണാമങ്ങളാണ്, നാനാത്വങ്ങളാണ് ഇത്. ഇതൊരു സംഘാതമായിരിക്കും. നമ്മൾ പറയുന്നത് ആ ഞാൻ, ഈ ശരീരം, ഈ ശരീരാഭിമാനി, ഇതാണ് ഇവിടുത്തെ ഭേദം, ഉപാധി എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള ഭേദമുണ്ട്. അതാണ് ഞാനും നീയും എല്ലാം. അതുമായിട്ടുള്ള സമ്പർക്കം, ഇതുമായിട്ടുള്ള സമ്പർക്കം ചൈതന്യത്തിന് വരുന്നു. ആ സമ്പർക്കം നമുക്ക് എളുപ്പം മനസ്സിലാക്കാം. സുഷുപ്തിയിൽ താൻ ഏകനായിരിക്കുന്നു, ഈ സമ്പർക്കമില്ലാതെ ചൈതന്യ രൂപത്തിലിരിക്കുന്നു. അവിടുന്ന് ജാഗ്രതത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ചൈതന്യത്തിന് ഉപാധിയുമായിട്ടുള്ള സമ്പർക്കം. ഉദാഹരണത്തിലൂടെ പറഞ്ഞാണ്. അതാണ് ഉപാധി ഭേദ സമ്പർക്ക ജനിതം. ആ സമ്പർക്കം വരുമ്പോൾ ഉടനെ എന്തായി? ഭ്രാന്തി. എന്താ ഭ്രാന്തി? ഞാൻ ഇതാ, ഇതാണ് ഞാൻ, സ്വാമിയാണ് ഞാൻ, കർത്താവാണ്, ഭോക്താവാണ് ഞാൻ, ജനിച്ചവനാണ് ഞാൻ, ഗുരുവാണ് ഞാൻ, ശിഷ്യനാണ്. നാനാതരത്തിലുള്ള ഭ്രാന്തി ഇവിടെ വരുന്നത് ആ സുഷുപ്താവസ്ഥയിൽ നിന്നും, കേവലമായ ആ ചൈതന്യാവസ്ഥയിൽ നിന്നും ഇതിലൂടെ ഒരു സമ്പർക്കം വരുന്നു. അതിന് നമ്മൾ പറയും ജാഗ്രത എന്ന് പറയും. ആ സമ്പർക്കം നമുക്ക് പിടികിട്ടത്തില്ല, ഈ ഭ്രാന്തി നമുക്ക് പിടികിട്ടത്തുള്ളൂ. അതാണ് നമുക്ക് ഈ ഉണരുന്ന എപ്പോഴാണെന്ന് അറിയാൻ പറ്റാത്തത്. നമുക്കറിയാൻ പറ്റുന്നുണ്ടോ ഈ സമയം ഉണരുന്നില്ല? കാരണം ആദ്യം വരുന്നൊരു സമ്പർക്കം മിഥുനീകരണം എന്നും പറഞ്ഞ് നമ്മൾ ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്യുന്നു. ആ സമ്പർക്കം വരുമ്പോൾ പെട്ടെന്ന് ഭ്രാന്തി, അവിദ്യ, അജ്ഞാനം, അതിന് മൂന്നർത്ഥമുണ്ടെന്ന് നേരത്തെ ഭാഷ്യകാരൻ പറഞ്ഞാൽ, ഒന്നാണ് ഈ ഭ്രാന്തി, വിപരീയ ബുദ്ധി. ആ ഭ്രാന്തി മാത്രം, അതാണ് സംസാരിത്വം. ഇതിനാണ് സംസാരിത്വം എന്ന് പറയുന്നത്. ഈ ഭ്രാന്തിയിലാണ് പറയുന്നത് ആ ഞാൻ ബദ്ധനാണ്, എനിക്ക് മോക്ഷം വേണം. ഇത്യ അസകൃത അപോചാമ ഇത് എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഈ ഭ്രാന്തിയാണ് പറയുന്നത് ഞാൻ സുഖിയാണ് ദുഃഖിയാണ്. വിവേകമാണ് പറയുന്നത് ഞാൻ അശ്വനായ പിപാസ തുടങ്ങിയ ധർമ്മങ്ങൾക്ക് അതീതനാണ്, എന്നിൽ സുഖ ദുഃഖങ്ങളൊന്നുമില്ല എന്ന് വിരുദ്ധശ്രുതി വ്യാഖ്യാന പ്രസംഗേനച്ച. ഈ വിരുദ്ധശ്രുതികളെ ഇവരുടെ സുഖി ദുഃഖി എന്നൊക്കെ പറയുന്നു, ഇവരുടെ എന്താണ് അശ്വനായാദി അതീതനാണെന്ന് പറയുന്നു. ഈ വിരുദ്ധശ്രുതികളെ വ്യാഖ്യാനിച്ചുകൊണ്ടും ഞാനിത് പറഞ്ഞിട്ടുണ്ട്. യഥാരജ്ജുശുക്തികാ ഗഗനാദേ സർപ്പരചിത മലിനാഭവന്തി, പലതവണ കേട്ടിട്ടുള്ളതാണ്. രജ്ജു ശുക്തികയും ഗഗനാദികളും സർപ്പരചിതം മലനാദികൾ കൊണ്ട് ഇതുകൊണ്ട് മലിനമാകുന്നു. പര അധ്യാരോപിത ധർമ്മവിശിഷ്ട സുദസ്സ കേവലായി. പര അധ്യാരോപിത ധർമ്മവിശിഷ്ട അത് വിശദീകരിച്ച് മനസ്സിലാക്കും. പര അധ്യാരോപിത ധർമ്മവിശിഷ്ട പലതരത്തിൽ പറയാം മനസ്സിലാക്കും. പരാധ്യാരോപിതം എന്ന് പറയുന്നു പരധർമ്മങ്ങളെ അതിൽ ആരോപിക്കുന്നു. രജ്ജുവിലില്ലാത്ത സർപ്പത്തെ അവിടെ ആരോപിക്കുന്നു. അത് മാത്രമല്ല അവിടെ സംഭവിക്കുന്നു, പരൻ ആരോപിക്കുന്നു. രജ്ജു ആരോപിക്കുന്നില്ല, സർപ്പം ആരോപിക്കുന്നില്ല, കാണുന്നവൻ ആരോപിക്കുന്നു. അങ്ങനെയാണ് ഈ ഭ്രാന്തി വരുന്നിടത്ത് ഇതെല്ലാം ഉണ്ട്. കാണാനൊരു കാഴ്ചക്കാരൻ വേണമല്ലോ, അവനാണ് ആരോപിക്കുന്നത് ഇത് സർപ്പമാണ്. പിന്നെ പരധർമ്മത്തെ രജ്ജുവായിട്ട് ഒരു ബന്ധവുമില്ലാത്ത സർപ്പത്തെ ആരോപിക്കും. അതൊക്കെ തന്നെ ഇവിടെ സംഭവിക്കും. ഇവിടെ ഈ സമ്പർക്കം കൊണ്ട് ആ കേവലമായ ചൈതന്യത്തിൽ നിന്നും, അതിന് പറഞ്ഞാൽ കേവലമായ തുര്യന്റെ ഒരു സ്പന്ദനം, ആ സ്പന്ദനം കൊണ്ട് പരധർമ്മങ്ങൾ ഇവിടെ ആരോപിക്കുന്നു, പരൻ ആരോപിക്കുന്നു. ഇവിടെ ആരോപിക്കുന്ന പരനാരാണ്? ആ സ്പന്ദനം രൂപത്തിലുള്ള അഹം, അഹംബുദ്ധി. അതിന് ജീവഭാവം എന്നും പറയാം. ആ ജീവഭാവത്തിൻ്റെ ഒരു പ്രകടഭാവമാണ് അഹംബുദ്ധി. കേവല അഹമല്ല ജീവൻ, അതങ്ങനെ വരുന്നു. അത് വരുമ്പോൾ പിന്നെ പരധർമ്മങ്ങളും വരുന്നു. അതൊക്കെ എവിടെ വരുന്നു? അതെല്ലാം തുര്യന്റെ സ്വന്തം തന്നെ. ആ പരധർമ്മങ്ങളെ ചൈതന്യത്തിലേക്ക് ആരോപിക്കുന്നു. അന്യോന്യാധ്യാസം, താതാത്മ്യം, സത്യാനുതയം, മിഥുനീകൃത്യ എന്ന് മുമ്പ് പറഞ്ഞു. അങ്ങനെ പരധർമ്മങ്ങളെ ആരോപിച്ച് ആ ധർമ്മങ്ങളോട് കൂടിയവനായിത്തീരുന്നു. താൻ സുഖിയും ദുഃഖിക്കുകയായിരുന്നു. സ്വദശ കേവലയേവ, താൻ സ്വസ്വരൂപത്തിൽ എന്താണ്? കേവലനാണ്. രജ്ജുശുക്തിക ഗഗനാദേഹ, രജ്ജുശുക്തിക ഗഗനാദേഹ, അത് ശുദ്ധമാണല്ലോ, പരിശുദ്ധമാണല്ലോ. അത് സ്വസ്വരൂപം പരിശുദ്ധമായിരിക്കുന്നു. എന്നാൽ ഇതെല്ലാം സംഭവിച്ചിട്ട് ഇവിടെ മാലിന്യങ്ങളെല്ലാം കൽപ്പിക്കുന്നുമുണ്ട്.